ഒരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 14. കഴിഞ്ഞ ശ്ലോകത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആത്മാവിന്റെ നിജസ്ഥിതി. അത് ഈ നവദ്വാരങ്ങളുടെ പുറം ശരീരം, ആ ശരീരത്തിൽ സദാ നൈവകൃപന്നകാരൻ അസംഗനായി സ്ഥിതി ചെയ്യുന്നു. ഇത് തന്നെയാണ് തത്വജ്ഞാനിയുടെ അവസ്ഥ. ഈ ശരീരത്തിൽ അസംഗനായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു ചോദ്യം, 5:10 വിശദീകരണത്തിൽ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാവില്ല, അത് യോഗമാക്കി ചെയ്യുന്നെങ്കിൽ ഹിംസയാണ്, ഹിംസഭാവത്തിനുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സ്വധർമ്മം ചെയ്യുന്ന പട്ടാളക്കാരൻ യോഗമാക്കി ചെയ്യുന്നില്ല എന്നതിനാൽ അത് സത്കർമ്മവും പുണ്യത്തിന് കാരണവും അല്ലാതാകുന്നു. പുണ്യത്തിന് കാരണമാകുമെങ്കിൽ പാപം അതോടൊപ്പം ഉണ്ടാകില്ലെന്ന് കരുതാം. അതായത് പുണ്യം, പുണ്യകർമ്മം ചെയ്യുമ്പോൾ അതിൽ ഹിംസ വന്നാൽ ഇന്ന് പാപം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുന്ന യാഗം, യാഗവും മറ്റും ചെയ്യുമ്പോൾ അതിൽ ചിലർ വൈദികന്മാർ അതിലും ആടിനെയും മറ്റും ബലി കൊടുക്കുന്നുണ്ട്. അത് ഹിംസയാണ്. അപ്പോൾ ആ യാഗത്തിൻ്റെ ഫലമായി അവർ സ്വർഗത്തിൽ പോയാൽ അവിടെ ഈ ഹിംസയുടെ ഫലം, അതായത് പാപഫലമായ ദുഃഖം അവിടെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു? അതാണ് അസുരന്മാരും മറ്റും സ്വർഗത്തിൽ ചെന്ന് അവരെ അവിടെ നിന്ന് ഓടിക്കുന്നത്. അപ്പോൾ അവർ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. പലപ്പോഴും സ്വർഗഭ്രഷ്ടന്മാരായി ഇങ്ങനെ അരഞ്ഞു നടക്കേണ്ടി വരുന്നു. ദേവന്മാർ, ദേവേന്ദ്രന് പലപ്പോഴും ആ സ്ഥാനം നഷ്ടപ്പെടുന്നു. ദേവേന്ദ്രൻ 1000 അശ്വമേധവും മറ്റും ചെയ്ത് സ്വർഗത്തിലെത്തിയ ആളാണ്, ഇന്ദ്രപദവി എത്തിയാളാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദേവേന്ദ്രനും കൂടി ആ പദവി ഉപേക്ഷിച്ചിട്ട് കഷ്ടപ്പെട്ട് ഓടി നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? താൻ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഭാഗമായി വന്ന പാപത്തിന്റെ ഫലം. അതുകൊണ്ട് എന്താണ് കർമ്മയോഗത്തിന്? ഇപ്പോൾ പുണ്യപാപങ്ങളെ അതിജീവിക്കണമെങ്കിൽ അവിടെ യോഗാത്മകമായി ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുണ്യഭാവങ്ങളെ അതിജീവിക്കാൻ പറ്റും. അല്ലാതെ പുണ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ കേവല പുണ്യകർമ്മം അങ്ങനെ ഒന്നില്ല. ആ പുണ്യകർമ്മത്തോടൊപ്പം തന്നെ കുറേയൊക്കെ പാപവും വരും, അനിവാര്യമായി വരുന്ന പാപം, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടിപ്പോൾ ഒരാൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു, അപ്പോൾ അതും സ്വധർമ്മം ചെയ്യുന്ന പട്ടാളക്കാരൻ. ഈ പട്ടാളക്കാരൻ ചെയ്യുന്നത് സ്വധർമ്മമാണെന്നും വരണമെന്നില്ല. കാരണം ഈ പട്ടാളത്തിൽ പോകുന്നതും ജോലി കിട്ടുന്നതും ഒന്നും സ്വധർമ്മമല്ല, ആയിരിക്കണമെന്നില്ല. അതെല്ലാം എന്താണ്, ഓരോരോ സാഹചര്യങ്ങളും ഓരോരുത്തരും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ്. സ്വധർമ്മം അങ്ങനെ നിശ്ചയിക്കുന്നു, അവൻ്റെ ഗുണമനുസരിച്ചാണ്. ഗുണമനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്താലേ അത് സ്വധർമ്മമാകത്തുള്ളൂ. പരധർമ്മവും ഭയാവഹം. ഒരാളിപ്പോൾ പട്ടാളത്തിൽ ചേരുന്നത് അയാളുടെ ഗുണം എന്താണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടോ, അതും ഇന്നത്തെ അതാണ് ഇന്നത്തെ കർമ്മരംഗവും ഈ പറയുന്നതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതൊക്കെ ഒരാളുടെ സാഹചര്യത്തിൽ സാഹചര്യങ്ങളാണ് പട്ടാളത്തിലെത്തിക്കുന്നതും ആശ്രമത്തിലെത്തിക്കുന്നതുമല്ല. അത് ഗുണത്തിനും കർമ്മത്തിനുമൊന്നും വലിയ പങ്ക് വരത്തില്ല. ചിലപ്പോൾ പട്ടാളത്തിൽ പോകേണ്ട ആൾ ആശ്രമത്തിൽ വരും, ആശ്രമത്തിൽ പോകേണ്ട ആൾ പട്ടാളത്തിൽ പോകും. ഇതൊക്കെ സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്ന. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരെല്ലാം സ്വധർമ്മം അനുഷ്ഠിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തികച്ചും ഗുണകർമ്മത്തിനനുസരിച്ച് തന്നെ ആയിരിക്കും, ഗുണത്തിനനുസരിച്ച് വരുന്ന കർമ്മം. അങ്ങനെയാകണമെന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു കർമ്മം സ്വധർമ്മം അല്ലാതെ ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് നമുക്കിവിടെ കർമ്മയോഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും ഒക്കത്തില്ല. ഇവിടെ സ്വധർമ്മമാണെങ്കിൽ അത് സ്വഗുണത്തിനനുസരിച്ച് തന്നെയായിരിക്കണം. അതുകൊണ്ട് പുണ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം പാപവും വരും. ഹിംസയുണ്ടെങ്കിൽ അവശ്യം ഭാവിയായി വരും. അത് യോഗം അല്ല എന്നുണ്ടെങ്കിൽ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടിയും വരും. ഇതാണ് ഇവിടെ പറയുന്ന സിദ്ധാന്തം. ഇവിടെ ആത്മാവിൻ്റെ രണ്ട് അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, നിജമായി തന്നെ അത് ദൈവകുർബന്ന കാര്യമാണ്, അസംഗമായി സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്ന്, ആസംഗാവസ്ഥയെ തത്വജ്ഞാനി സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സംശയത്തിന് മറുപടി ഇട്ടാണ് അടുത്ത് പറയുന്നത്. പതിനാലാമത്തെ ശ്ലോകത്തിൽ, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു, ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഇപ്പൊ ജീവൻ അതിന്റെ വാസ്തവ രൂപത്തിൽ അത് പരിശുദ്ധമായിരിക്കുന്നു. ആ പരിശുദ്ധതയെ തത്വജ്ഞാനി സാക്ഷാത്കരിക്കും. ആ തത്വജ്ഞാനിയും പരിശുദ്ധനായിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് തത്വജ്ഞാനത്തെ ആർജിക്കാൻ കഴിയാത്തവർ, അവർ നന്മയും തിന്മയും എല്ലാം ചെയ്ത് ജീവിക്കുന്നു. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ആർക്കാണ്? സർവ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാരണമായിരിക്കുന്ന ഈശ്വരനാണോ, അതോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവനാണ്? കാരണം ഈശ്വരനാണ് സൃഷ്ടികർത്താവുന്നത്, ഈശ്വരനാണ് ഇവിടെ നടക്കുന്ന സർവത്തിന് ഉത്തരവാദിയെങ്കിൽ ജീവൻ ഇതിനൊന്നും പങ്കില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണദോഷങ്ങൾ ജീവനെ എങ്ങനെ ബാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരാം. അതിന് സമാധാനമായിട്ടാണ് പറയുന്നത്, കിഞ്ചന കർത്തൃത്വം ഇതി എന്ന കർത്തൃത്വം സ്വതഃ കുർവീതി. ഈശ്വരനൊരിക്കലും, അതായത് ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാര യാത്ര, ഇതിൽ വരുന്ന നന്മതിന്മകൾ, കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ അനുഭവങ്ങൾ, ഇതിലൊന്നിനും തന്നെ എന്താണ് ഈശ്വരന് യാതൊരു പങ്കുമില്ല. സ്വതഃ കർത്തൃത്വം ന കുരു ഇതി. അപ്പോ ഈശ്വരനൊരിക്കലും ആരെയും ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ജീവൻ താൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തനിക്ക് തന്നെ, ഈശ്വരനല്ല എന്നർത്ഥം. സ്വതഃ ഈശ്വരന് കർത്തൃത്വമില്ല. കുരു ഇതി നാഭി കർമാണി രഥ ഘട പ്രാസാദാദീനി ഈപ്സിതതമാനി ലോകസ്യ സൃജതി ഉത്പാദയതി പ്രഭു ആത്മ. ഇവിടെ കർത്താവായിരിക്കുന്നതും തന്റെ ആ കർത്തൃത്വം കൊണ്ട് ഓരോ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നതും അത് ജീവൻ തന്നെയാണ്, ഈശ്വരനല്ല. പറയുന്ന നാഭി കർമാണി കർമ്മങ്ങൾ, കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല, പ്രവൃത്തിയുടെ ഫലമായി വരുന്നവ എന്തൊക്കെയാണ്? രഥം, ഘടം, പ്രാസാദം, മാളിക, ഇതെല്ലാം എന്താണ്? ഈപ്സിതമായി ഈപ്സിതമം കർമ്മം, അതാണ് കർമ്മത്തിന്റെ നിർവചനം. ഒരുവൻ തന്റെ പ്രവൃത്തിയിലൂടെ നേടാൻ അങ്ങേറ്റം ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ ജീവന്മാർ ആഗ്രഹിക്കുന്നത്. ഈപ്സിതമാനി ലോകസ്യ, ഇത് ജീവന്മാർ ആഗ്രഹിക്കുന്നു. ഓരോ വസ്തുക്കൾ തന്റെ പ്രവൃത്തിയുടെ ഫലമായി ഓരോന്ന് ആർജിക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും എന്താണ്? ജീവന് പ്രഭു ആത്മ സൃജതി ഉത്പാദി ഈശ്വരൻ അതൊന്നും സൃഷ്ടിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിലുള്ളത് ഈശ്വരൻ സൃഷ്ടിച്ച രഥം, ഈശ്വരൻ സൃഷ്ടിച്ച കുടം, ഈശ്വരൻ സൃഷ്ടിച്ച പ്രാസാദം, ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം ആരാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യൻ തന്നെയാണ്, ജീവൻ തന്നെയാണ്. അപ്പൊ ജീവനിലാണ് ആ കർത്തൃത്വം, അതിന്റെ കർത്തൃത്വം, അത് ചെയ്തതിന്റെ ഉത്തരവാദിത്വം ജീവനാണ്, ഈശ്വരനല്ല എന്നർത്ഥം. ഈശ്വരനിൽ നിന്നെല്ലാം സ്വതന്ത്രനായിരിക്കുന്നു. എന്ന കർത്തൃത്വം എന്ന കർമാണി ലോകസ്യ സൃജതി പ്രഭു നാഭി രഥാദി കൃതവത തദ്ഫലേന സംയോഗം എന്ന കർമ്മഫല സംയോഗം. അതുകൊണ്ടെന്താണ് ആ കർമ്മഫല സംയോഗം? അതും ഈ ഈശ്വരനില്ല. നാഭി രഥാദി കൃതവത തദ്ഫലേന സംയോഗം, ആ കർമ്മഫലവുമായിട്ട് ഉള്ള ബന്ധം അതും ആ ഈശ്വരനില്ല. അതും ഈ ജീവനാണ്. ന കർമ്മഫല സംയോഗം യതി കിഞ്ചിതപി സ്വതോ ന കരോതി ന കാരയതി ച ദേഹി. ആ ഈശ്വരൻ സർവാത്മാവായി സർവജീവികളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മഭാവത്തിലിരുന്നു കൊണ്ട് ന കിഞ്ചിതപി കരോതി, അങ്ങനെയും ചെയ്യുന്നില്ല. സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഓരോ ശരീരത്തിനും ഉള്ളിലിരിക്കുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ടും ന കരോതി ന കാര്യ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യിപ്പിക്കുന്നുമില്ല. ദേഹി കസ്തർഹി കുറുവൻ കാര്യം വർത്തതേ. പിന്നെ ആരെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്? ഈശ്വരന് ഇതിൽ യാതൊരു പങ്കുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവിന്, ആ അന്തര്യാമിയായിരിക്കുന്ന ആത്മസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനിതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ ആരാണിത് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്? ഇതിച്ഛതി സ്വഭാവസ്തു സ്വഭാവ സ്വഭാവോ അവിദ്യാലക്ഷണ പ്രകൃതിർമായ പ്രവർത്തതേ. സ്വഭാവം, സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. സ്വഭാവ, ആ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് വിശദീകരിക്കുന്നു. സ്വഭാവോ അവിദ്യാലക്ഷണ പ്രകൃതി മായ പ്രകൃതി അല്ലെങ്കിൽ മായ മയാധ്യക്ഷേണ പ്രകൃതി സുയത്തെ സചരാചരം. വേറൊരു ഭാഗത്തിൽ പറയും ദേവീശേഷ ഗുണമയി മമ മായ ദുരത്തേയ ഇത്യാദിന പക്ഷ്യമാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഒരു പ്രകൃതിയെക്കുറിച്ച്, മായയെക്കുറിച്ച്, തന്റെ പ്രകൃതി. ആ പ്രകൃതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഈ ആത്മാവല്ല, അല്ലെങ്കിൽ ഈശ്വരനല്ല. ഈശ്വരനെതിൽ കർത്തൃത്വം ഇല്ല, പ്രകൃതി പ്രവർത്തിക്കുന്നു. അവിടെയും ഈശ്വരന്റെ അസംഗതയെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ സർവപ്രാണികളിലും അന്തര്യാമിയായിരിക്കുന്ന ആത്മസ്വരൂപത്തിലിരിക്കുന്ന ആ ചൈതന്യത്തെ തന്നെയാണ്. ഒന്ന് തന്നെയാണ് ഈശ്വരഭാവത്തിലും ജീവഭാവത്തിലും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന പരമാത്മ ചൈതന്യം അതിന് കടത്തൃത്വവും കാരയിതൃത്വം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും എന്ന് പറയുന്നില്ല, അത് മായയ്ക്കാണ്. അവിടെ വരും അങ്ങനെ ഒരു ഈശ്വരനിൽ കടത്തൃത്വവും മറ്റുമില്ലെങ്കിൽ ീശ്വരനെ സൃഷ്ടികർത്താവെന്ന് പറയുന്നതോ? ഈശ്വരനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് എന്ന് പറയും. അത് ജീവനെ സൃഷ്ടികർത്താവെന്ന് പറയുന്നത് പോലെ ജീവനെയും സൃഷ്ടികർത്താവെന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞല്ലോ രഥഘട പ്രാസാദാദികൾ ജീവൻ സൃഷ്ടിക്കുന്നു. ജീവനെ എങ്ങനെയാണോ സൃഷ്ടികർത്താവെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈശ്വരനെയും സൃഷ്ടികർത്താവെന്ന് പറയുന്നത്. ഈ പറയുന്ന സൃഷ്ടികളിൽ ജീവൻ എന്താണോ പങ്കുള്ളത്, അതുതന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയിൽ ഈശ്വരനുമുള്ള പങ്ക്. എന്താണ് ഈശ്വരനാ പങ്ക് വരുന്നത്? നമ്മൾ പറഞ്ഞത് അവിദ്യ എന്ന് പറയുന്നു. അവിദ്യയാണ് ഇത് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിദ്യ പ്രകൃതി മായ ഇതെന്താണ്? ഈശ്വരന്റെ ശക്തി. അപ്പോ ഈശ്വരന്റെ ശക്തി അത് കേവലം ജഡമായിരിക്കുന്ന അതിന് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? അങ്ങനെ സംശയം. ഈശ്വരൻ ചൈതന്യ സ്വരൂപനാണ്, ഈശ്വരൻ സൃഷ്ടിക്കുന്നു. മറിച്ച് പ്രകൃതി അല്ലെങ്കിൽ മായ അത് ജഡമാണ്, അതെങ്ങനെ സൃഷ്ടിക്കും? അവിടെ എന്ത് ചെയ്യുന്നു? ഈ ജഡമായിരിക്കുന്ന മായ അല്ലെങ്കിൽ പ്രകൃതി എന്താണ്? അത് ദേവീയേഷ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈശ്വര അതിനെ ഒരു ഉപകരണമാക്കുന്നു. ഈശ്വര ചൈതന്യം കൊണ്ട് അത് ചൈതന്യവത്തായി തീരുന്നു. എങ്ങനെയാണോ ജീവനൻ അവന്റെ അവിദ്യ ആ ജീവ സാന്നിധ്യത്തിൽ അവിദ്യ ചൈതന്യവത്തായി ആ ജീവൻ ആ വിദ്യാസഹായത്തോടുകൂടി രഥഘടാദികൾ സൃഷ്ടിക്കുന്നത്. അവിടെയും ശുദ്ധമായ ചൈതന്യം തന്നെ അത് അവിദ്യയുടെ സഹായത്തോടുകൂടി ജീവഭാവത്തെ കൈക്കൊള്ളുന്നു. ജീവഭാവത്തിലേക്ക് വന്ന് അവിദ്യയുമായി കൂടിച്ചേർന്ന് അത് സൃഷ്ടിയിൽ ഏർപ്പെടുന്നു. അതുപോലെ ശുദ്ധമായ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മം ഈ മായാശക്തിയോടുകൂടി കൂടിച്ചേർന്ന് ഈശ്വരഭാവത്തിലേക്ക് വന്നു അത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു. സ്വാഭാവികമായി ആ പരമാത്മ ചൈതന്യം തന്നെ ശുദ്ധമായ സാത്വികമായ ആ മായാശക്തിയെ ആശ്രയിച്ച് അവാധിയോട് കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ? അതിൻ്റെ ആ ശുദ്ധമായ നിലയിൽ അത് സൃഷ്ടിക്കുന്നില്ല. പിന്നെ സൃഷ്ടികർത്താവ് എന്നെങ്ങനെ പറയുന്നു? ഈ സാത്വികയായ മായാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് അത് സൃഷ്ടികർത്താവായിരിക്കുന്നു. അപ്പോൾ ചില ഭാഗങ്ങളിൽ ഈശ്വരൻ തന്നെയാണ് സൃഷ്ടികർത്താവെന്ന് പറയും. അങ്ങനെ പറയുന്നിടത്ത് അവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ സാത്വികമായ മായാശക്തിയോട് കൂടിയിരിക്കുന്ന പരമാത്മ ചൈതന്യം, അതാണ് അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. ചില ഭാഗത്ത് പറയും ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല എന്ന് പറയും. അവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ മായാശക്തിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശുദ്ധമായ ഭാവം, സാത്വികമായ മായാശക്തിയെ അവലംബിക്കാതെ നിൽക്കുന്ന ശുദ്ധമായ ഭാവം. ആ ശുദ്ധമായ ഭാവത്തിൽ ഈശ്വരന് കർത്തൃത്വമില്ല, കാരയിതൃത്വമില്ല, അതായത് ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴാണോ ആ മായാശക്തിയോട് കൂടിച്ചേർന്ന് വരുന്നത്. അപ്പോൾ അവിടെ സൃഷ്ടിയുണ്ട്. ഇവിടെ ഇപ്പോൾ എന്നാ കർമാണി സൃജതി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ശുദ്ധമായ ഭാവത്തിലാണ്, അവിടെ സൃഷ്ടി നടക്കുന്നില്ല എന്നാണ്. പ്രഭു പരമാത്മാവ് ലോകസ്യ ലോകത്തിന് കർത്തൃത്വം നസൃജതി, കർത്തൃത്വത്തെ ഉണ്ടാക്കുന്നില്ല. കർമാണി നസൃജതി, കർമ്മങ്ങളെ വസ്തുക്കളെ ഉണ്ടാക്കുന്നില്ല. കർമ്മഫല സംയോഗം സൃജതി, കർമ്മഫലവുമായിട്ടുള്ള ബന്ധത്തെ ഉണ്ടാക്കുന്നില്ല. സ്വഭാവസ്സു പ്രവർത്തത, സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. സ്വഭാവം അവിദ്യ, ജീവനിലിരിക്കുന്ന അവിദ്യയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കടത്തിരുത്തുന്ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭൂ അജ്ഞാനേനാവൃതം ജ്ഞാനം കേന മുഹ്യന്തി ജന്തവഃ. പരമാർത്ഥവസ്തു, പരമാർത്ഥത്തിൽ എന്താണ്? നാദത്തെ നജഗൃഹണാദി ഭക്തസ്യാപി കസ്യചിത് പാപം. പരമാർത്ഥത്തിൽ ആ പ്രഭു വിഭു ഈശ്വരൻ, സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ നാദത്തെ നഗൃഹണാദി സ്വീകരിക്കുന്നില്ല. എന്താണ് കസ്യചിത് പാപം? ആരുടെയും പാപത്തെ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. ആരുടെയും എന്ന് പറഞ്ഞാൽ എന്താണ്? പാപികളുടെ പാപത്തെ സ്വീകരിക്കുന്നില്ല. പക്ഷെ ഭക്തന്മാരുടെ പാപത്തെ ഈശ്വരൻ സ്വീകരിക്കുമോ? അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു ഭക്തസ്യാവി, ഈശ്വരനെ ഭജിക്കുന്നവന്റെ കൂടി പാപത്തെ എടുക്കുന്നു. ഈശ്വരൻ ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. കാരണം ഭക്തൻ വിചാരിക്കും എന്താണ്? തന്റെ പാപത്തെ നിന്നും തന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ പാപങ്ങളെല്ലാം ഈശ്വരൻ സ്വീകരിക്കുമെന്ന് കരുതും. പറയുന്നതല്ല, ഒരിക്കലും ഭക്തസ്യാവി ഭക്തന്റെയും പാപത്തെ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ പാപത്തെ ഉണ്ടാക്കിയതാരാണ്? ഭക്തൻ തന്നെയാണ്. അപ്പോൾ ആ പാപത്തെ ഭഗവാൻ പിന്നെ ചുമക്കേണ്ട ആവശ്യമില്ല. പാപത്തെ ഉണ്ടാക്കിയവൻ തന്നെ അതിനെ സഹിച്ചോളും. അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും പാപം ചെയ്യും, ചെയ്തു പറയും എന്താണിതെല്ലാം, ഭഗവാൻ പരിഹരിച്ചോളും. അങ്ങനെ വരരുത്. അതുകൊണ്ട് പറയുന്നു, ഭക്തന്റെ പാപം കൂടി ഭഗവാൻ സ്വീകരിക്കുന്നില്ല. നസൈവാദത്തെ സുകൃതം ഭക്തൈ പ്രയുക്തം വിഭു. അതുപോലെ തന്നെ മറിച്ച് വിഭു ആ പരമേശ്വരൻ ഭക്തൈ പ്രയുക്തം, ഭക്തന്മാർ സൃഷ്ടിക്കുന്ന സുകൃതം പുണ്യത്തെയും നിശ്ചയവാദത്തെ സ്വീകരിക്കുന്നില്ല. ഭക്തന്മാരുടെ പാപത്തെയും ഭക്തന്മാരുടെ പുണ്യത്തെയും രണ്ടും ഭഗവാൻ സ്വീകരിക്കുന്നില്ല. കിമർത്ഥം തർഹി ഭക്തൈ പൂജാദി ലക്ഷണം യാഗദാന ഹോമാദികം ച സുകൃതം പ്രയുജ്യതി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭക്തന്മാർ പൂജയും മറ്റും ചെയ്യുന്നതോ? കിമർത്ഥം തർഹി, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഭക്തൈ ഭക്തന്മാരാൽ പൂജാദി ലക്ഷണം, പൂജ തുടങ്ങിയ രൂപത്തിലുള്ള യാഗ ദാന ഹോമാദികം ചസുകൃതം, ഇതൊക്കെ സത്കർമ്മങ്ങളാണ്, പൂജകളാണ്, ഈശ്വര ആരാധനയാണ്. ഇതെല്ലാം കിമർത്ഥം പ്രയോജ്യതയില്ല, എന്തിനു ചെയ്യണം? ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നില്ല. ഭഗവാൻ സ്വീകരിക്കുന്നു എന്ന് വിചാരിച്ചാണ് മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് എന്തിനുകൊണ്ട്, എന്തുകൊണ്ട് ഇവൻ ചെയ്യുന്നു? ഭഗവാൻ സ്വീകരിക്കുന്നു എന്ന് കരുതി ചെയ്യുന്നതോ? ഇത്യാഹ അജ്ഞാനേ ആവൃതം ജ്ഞാനം വിവേകജ്ഞാനം തേന മുഹ്യന്തി കരോമി കരയാമി ഭോക്ഷ്യ ഭോജയാമി ഇത്യേവം മോഹം ഗച്ഛന്തി അവിവേകിനഃ സംസാരിണോ ജന്തവഃ പറയുന്നു. അജ്ഞാനേനാവൃതം, അവന്റെ വിവേകജ്ഞാനം അജ്ഞാനം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. അജ്ഞാനം കൊണ്ട് ജ്ഞാനം, വിവേകവിജ്ഞാനം, വിവേകവിജ്ഞാനങ്ങളെല്ലാം അജ്ഞാനം കൊണ്ട് മറഞ്ഞിരിക്കുന്നു. മറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തേന മുഹ്യന്തി, ഇതിന്റെ പരമാർത്ഥ അവസ്ഥയെക്കുറിച്ച് പറയും. അതുകൊണ്ട് അവൻ മോഹിക്കുന്നു. ആര്? ജന്തവഹ, ഈ ജീവികൾ. അവനെന്ത് കരുതുന്നു? കരോമി, ഞാനിതാ ഹോമപൂജാദികൾ ഈശ്വരാരാധന ചെയ്യുന്നു. കരയാമി, അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഭക്ഷ്യേ, ഞാൻ ആ സത്കർമ്മങ്ങൾ ചെയ്തു അതിന്റെ ഫലത്തെ ഞാൻ അനുഭവിക്കുന്നു. ഭോജയാമി, ഈശ്വരൻ എന്നെ കൊണ്ട് അനുഭവിപ്പിക്കുന്നു. ഇത്യേവം മോഹം ഗച്ഛന്തി, ഇങ്ങനെ മോഹിതന്മാരായിത്തീരുന്നു. ഇതെല്ലാം അജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ്. അവിവേകിനഹ സംസാരിണോ ജന്തവഹ, അവിവേകികളെന്ന് പറഞ്ഞു. അവിവേകി എന്ന് പറഞ്ഞാലും പോരാ, സംസാരികൾ. ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്ത് നിരന്തരം ഈ സംസാര ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന ജന്തവഹ, ജന്തുക്കൾ എന്നുവെച്ചാൽ ജീവികൾ എന്നുള്ള അർത്ഥത്തിലാണ്. മൃഗങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, ജന്തവഹ, ജീവികൾ. അപ്പൊ ഈ ജീവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു? ഈശ്വര ആരാധനാരൂപത്തിൽ ചെയ്യുന്ന പുണ്യവും പാപവും. ഇതൊന്നും ഈശ്വരൻ ആരുടെയും പുണ്യത്തെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പാപത്തെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. അതാണ് പരമാർത്ഥം. പക്ഷെ ഇതറിയാതെ എന്ത് ചെയ്യുന്നു ജീവന്മാർ? അജ്ഞാനം കൊണ്ട് ഇതെല്ലാം അനുഷ്ഠിക്കുന്നു എന്നാണ്. അപ്പോ ചിന്തിക്കും, അപ്പൊ അജ്ഞാനം കൊണ്ട് ചെയ്യുന്ന, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഈ പൂജാദികളെല്ലാം അപ്പൊ വ്യർത്ഥമാണോ എന്ന് ചിലർ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വിധിച്ചിരിക്കുന്ന ശാസ്ത്രത്തിൽ. അങ്ങനെ ചിന്തിക്കുന്നവർ കാണും ചിലരെങ്കിലും. യാഗദാന ഹോമാദികളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഈശ്വരൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അതുമല്ല, വേറൊന്നും പറയുന്നുണ്ടെന്നാണ്, ഈശ്വരാർപ്പണമായി ചെയ്യണമെന്ന് പറയുന്നു. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന പ്രവൃത്തികൾ ഈശ്വരൻ സ്വീകരിക്കുന്നില്ലെന്ന് ഇവിടെ പറയുന്നു. നാദത്തെ കസജിത് പാപം നജൈവ സുഹൃതം, ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല, സുഹൃതം പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. അപ്പം പിന്നെ ഈശ്വര ആരാധനാർത്ഥം ചെയ്യണം. അതുകൂടെ പ്രത്യേകം ഭാഷകാരം പറഞ്ഞു ഭക്തസ്യാപി. അപ്പൊ ഈശ്വര ആരാധനാർത്ഥം ചെയ്യണമെന്ന് പറഞ്ഞതോ? അപ്പൊ ഇവിടെ ഇനി വേറെടുത്ത് പറയുന്നതാണ്, പത്രം, പുഷ്പം, ഫലം, തോയം, ഭക്തിയ, ആരാണോ പത്രപുഷ്പാദികളെല്ലാം ഭക്തിയോടുകൂടി തന്നെ എനിക്ക് അർപ്പിക്കുന്നത്, ഞാനതെല്ലാം സ്വീകരിക്കുന്നു എന്നും വേറെടുത്ത് പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? പാപപുണ്യങ്ങളെ സ്വീകരിക്കുന്നില്ല. ഇതെല്ലാം ഓർമ്മിക്കുന്നവർക്ക് പരസ്പര വിരുദ്ധമായി തോന്നാം. അപ്പം അതിനെന്താണ് സമാധാനം? അങ്ങനെ ചിന്തിക്കാത്തവർക്ക് സമാധാനമുണ്ട്, ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. എന്തുകൊണ്ട്? അതവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഒരിടത്ത് പറയുന്നു, ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിക്കുന്നതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. ഇവിടെ പറയുന്നു, ഒന്നും സ്വീകരിക്കുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഈശ്വരന്റെ സ്വരൂപത്തെ, ആ പരമാർത്ഥത്തെ പറയുന്നു. ഒരു സ്ഥലത്ത് തന്നെ പറയുന്ന എന്താണ്? ഈശ്വര പൂജാദികൾ അർപ്പിക്കുക, അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ ചെയ്യുന്നവന്റെ ശുദ്ധിക്ക് ഉപകരിക്കുന്നു, ഈശ്വര പ്രസാദം ഉണ്ടാകുന്നു എന്നെല്ലാം പറയുന്നു. അതേ ഭാഗത്ത് തന്നെ വേറെ ഭാഗത്ത് പറയുന്ന എന്താണ്? വാസ്തവത്തിൽ അവൻ ആ ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ജീവൻ അതിന്റെ വാസ്തവ രൂപത്തിൽ ഒന്നും ചെയ്യുന്നതുമില്ല എന്നാണ്. അപ്പോൾ ഒന്ന് പറയുന്നത് പാരമാർത്ഥികമായ ദൃഷ്ടിയിലും, വേറെന്ന് പറയുന്നത് വ്യാവഹാരികമായ ദൃഷ്ടിയിലുമാണ്. അപ്പോൾ അത് രണ്ടും എന്തിനു പറയുന്നു? ഒരുവൻ വ്യാവഹാരികമായ തലത്തിൽ, വ്യാവഹാരികമായ തലം എന്ന് പറയുമ്പോൾ ഈ കർമ്മത്തിൻ്റെതായ തലം, ഈ കർമ്മത്തിൻ്റെതായ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക തന്നെ അത് അറിഞ്ഞനുഷ്ഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ തത്വം മനസ്സിലാക്കി, തത്വം എന്താണ്? പരമാർത്ഥത്തിൽ താൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കർമ്മയോഗം ചെയ്യാൻ പറയുന്നു. ഈശ്വരാരാധനാർത്ഥം കർമ്മം ചെയ്യുന്നു. ഈശ്വരാരാധനാർത്ഥം കർമ്മം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ പിന്നിലുള്ള തത്വത്തെ അവൻ മനസ്സിലാക്കും. ആ തത്വം എന്താണോ? വാസ്തവത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അതാണ് തത്വം. ആ തത്വത്തെ മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനു ചെയ്യേണ്ടി വരുന്നു? കാരണം അങ്ങനെ ഒരു തത്വത്തെ താത്വികമായി അറിഞ്ഞു കഴിഞ്ഞാലും അവൻ വീണ്ടും പഴയ നിലയിൽ തന്നെ നിൽക്കുന്നു. ആ താത്വികമായ അറിവ് അവനെ ആ താത്വികമായ നിലയിലേക്ക് എത്തിക്കുന്നില്ല, അവൻ വീണ്ടും അജ്ഞനായി തന്നെ ഇരിക്കുന്നു. താത്വികമായി പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാലും ആ ജീവന്റെ അവസ്ഥ വീണ്ടും അജ്ഞതയിലാണ്. അങ്ങനെ ഇവ രണ്ട് കാര്യങ്ങളാണ്, ഒന്നവന്റെ താത്വികമായ അറിവ്, മറ്റൊന്നവന്റെ വാസ്തവ അനുഭവം. വാസ്തവമായ അനുഭവത്തിൽ അവൻ എന്താണ്? അജ്ഞാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ ഈ തത്വത്തെ മനസ്സിലാക്കിയവനും അനുഭവം എന്താണ്? വീണ്ടും അവൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു, വീണ്ടും അവൻ സംസാര ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് അവന്റെ അറിവ്. അങ്ങനെ വരുമ്പോൾ അവനോട് ആവശ്യപ്പെടുന്നു എന്താണ്? ഈശ്വരാർപ്പണമായി ചെയ്തു. അപ്പോ അവന് യാഗപൂജാദികളെല്ലാം വിധിക്കുന്നു. അപ്പോ അവനെ സംബന്ധിച്ചിടത്തോളം, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധം വേണം. ഒന്ന്, പരമാർത്ഥമായ താത്വികമായ യഥാർത്ഥമായ അറിവ്, ആണ് തത്വജ്ഞാനം. മറ്റൊന്ന് തന്റെ അവസ്ഥ. അപ്പൊ തന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥം. അവിടെ അവൻ വിധിക്കപ്പെട്ട കാര്യങ്ങൾ നിയമപ്രകാരം തന്നെ ചെയ്യണം. അപ്പോൾ അവനോട് പറയുന്നു എന്താണ്? ഈശ്വരാർപ്പണമായി ഇത് ചെയ്യുക. അപ്പോൾ അത് ഈശ്വരൻ സ്വീകരിക്കുന്നുണ്ട്, ഈശ്വരൻ അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അവന്റെ വർത്തമാന സ്ഥിതിയിൽ ഇതിനെല്ലാം പ്രസക്തിയുണ്ട്. പരമാർത്ഥം വേറെയാണെങ്കിലും, പക്ഷെ ആ പരമാർത്ഥം കേവലം താത്വികമായ ഒരു അറിവെന്നുള്ളതിനപ്പുറം സ്വാനുഭവത്തിലേക്ക് വരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അവൻ എത്ര കാലം ഇവിടെ പറഞ്ഞ രീതിയിൽ അജ്ഞാനം കൊണ്ട് ആവൃതമായിരിക്കുന്നു, അപ്പോൾ അവനിതെല്ലാം ചെയ്യേണ്ടി വരുന്നു. അത് ജീവനെ സംബന്ധിച്ച് എങ്ങനെയാണോ ഈ തത്വം, അതുതന്നെയാണ് ഈശ്വരനെ സംബന്ധിച്ച്. ഈശ്വരനെ കുറിച്ച് പറയുമ്പോഴും ചിലപ്പോൾ ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കും, ചിലപ്പോൾ ഈ അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് ഈശ്വരനെ ബോധിപ്പിക്കും. ആ അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് ഈശ്വരനെ ബോധിപ്പിക്കുമ്പോൾ പറയും എന്താണ്? ആ ഈശ്വരന് ഭക്തി വേണം, ഈശ്വരൻ സമർപ്പിച്ച് പ്രവൃത്തി ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ അനുഗ്രഹിക്കും, നിന്റെ പാപങ്ങളെ ഈശ്വരൻ നശിപ്പിക്കും, ആ പുണ്യത്തിന് നിനക്ക് ഫലം നൽകും. ഈ തരത്തിൽ എല്ലാം ഈശ്വര തത്വത്തെയും ബോധിപ്പിക്കുന്നു. അപ്പോൾ ജീവന്റെ അജ്ഞാനാവസ്ഥയിൽ അവന് ഈശ്വരന്റെ നിഗ്രഹ അനുഗ്രഹങ്ങളെല്ലാം അംഗീകരിക്കേണ്ടി വരുന്നു. ഈശ്വരന്റെ ആ നിഗ്രഹാനുഗ്രഹ ശക്തിക്ക് അനുസരിച്ച് അതിന് വിധേയമായി അവന് ജീവിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയും വരുന്നു. അത് കർമ്മതലത്തിലെങ്കിൽ വ്യവഹാരിക തലത്തിൽ ശാസ്ത്രങ്ങൾ ഈശ്വരനെ വെളിപ്പെടുത്തുന്ന രീതിയാണ്. പക്ഷെ അതേസമയം തന്നെ ആ ഈശ്വരന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയും എന്താണ്, അവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല. ആ ഈശ്വരൻ പരമാർത്ഥത്തിൽ ആരുടെയും പുണ്യത്തെ സ്വീകരിക്കുന്നില്ല, ആരെയും അനുഗ്രഹിക്കുന്നില്ല, ആരെയും നിഗ്രഹിക്കുന്നില്ല. അത് അതിന്റെ വാസ്തവ സ്വരൂപമാണ്. പാപത്തെ സ്വീകരിക്കുന്നില്ല, പുണ്യത്തെ സ്വീകരിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ ബോധിപ്പിക്കുന്നത്? കാരണം ആ ഈശ്വര തത്വം സദാ നിരപേക്ഷമാണ്. ഈശ്വര തത്വത്തെ ഒരിക്കലും നമ്മുടെ ഈ സങ്കുചിതമായ ലഘുവായ ബുദ്ധി കൊണ്ട് അതിനെ നമ്മൾ ഗ്രഹിച്ചു മനസ്സിലാക്കി എന്ന് ധരിച്ചു കളയരുത്. അതൊരിക്കലും ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളിക്കാവുന്ന ഒന്നല്ല. പരമാർത്ഥ തത്വത്തെ ഒരിക്കലും നമ്മുടെ ചെറിയ ഒരു ജീവന്റെ ഏറ്റവും ചെറിയ ആലംബനമായിരിക്കുന്ന, ഏറ്റവും ചെറിയ ഉപാധിയായിരിക്കുന്ന, ഏറ്റവും തുച്ഛമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ആ ഈശ്വര തത്വത്തെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കുന്നതാണ് വിവേക വിജ്ഞാനം എന്ന് പറയുന്നത്. ആ വിവേക വിജ്ഞാനത്തെ അവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഈശ്വരനെ നീ ധരിച്ചിരിക്കുന്ന പോലെയല്ല. ഈശ്വരനെ സർവത്തിനും നിമിത്തമാണ്, ഈശ്വരനാണ് സർവത്തിനും കാരകമായിരിക്കുന്നത്, ഈശ്വരേച്ഛയ്ക്ക് അധീനമാണ് സർവവും, അതെല്ലാം പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്ന സമയം തന്നെ ഈശ്വരൻ ഇതിലൊന്നും യാതൊരു പക്ഷപാതവുമില്ലാതെ പക്ഷപാതരഹിതനായി തന്നെ ഈശ്വരൻ ഇരിക്കുന്നു. ഉദാഹരണം പറയുന്നു, സൂര്യനെ പോലെ അല്ലെങ്കിൽ വൃഷ്ടിയെപ്പോലെ എന്നെല്ലാം പറയും. അതായത് പുണ്യപാപങ്ങൾ വേറൊരു ഭാഗത്ത് പറയും, ആരെയാണോ ഞാൻ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവന് പുണ്യവൃദ്ധി ഉണ്ടാക്കി അവനെ സന്മാർഗത്തിലൂടെ നടത്തി അവനെ മോചിപ്പിക്കും. ആരെയാണോ ഞാൻ ഈ സംസാരത്തിൽ തന്നെ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത് അവനെ അവന്റെ വിവേകത്തെ കെടുത്തി അവനെ ദുർമാർഗത്തിലൂടെ നടത്തി അവനെ ഈ സംസാരത്തിൽ തന്നെ ബന്ധിപ്പിക്കും. ഈ തരത്തിലും എല്ലാം പറയും. ഇതും ശ്രുതികളിൽ തന്നെ ഇങ്ങനെയെല്ലാം പറയും. അപ്പൊ അതിന്റെയൊക്കെ പരമാർത്ഥമായ താല്പര്യം എന്താണ്? ഈശ്വരൻ ഇക്കാര്യം ബ്രഹ്മസൂത്രത്തിനും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ ഈ തത്വശാസ്ത്രങ്ങളിലും മതങ്ങളിലുമെല്ലാം ഈശ്വരനെ സംബന്ധിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാടിൽ ആശയക്കുഴപ്പമുണ്ട്. അതിന് ഇവിടെ പറയുന്ന സമാധാനം എന്താണ്? ഈശ്വര തത്വം എന്ന് പറയുന്നത് ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈശ്വരനാണ് ഈ സൃഷ്ടിക്ക് ഉത്തരവാദിയെങ്കിൽ ഈ ജീവന്റെ എല്ലാ പുണ്യപാപങ്ങൾക്കും ഈശ്വരൻ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ ഒരുവൻ നന്നാകുന്നതിനും നശിക്കുന്നതിനും ഈശ്വരനാണ് ഉത്തരവാദിയെങ്കിൽ അതിനവൻ ഉത്തരവാദിയല്ല, അവനെ അതിന് കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. അപ്പോൾ ജീവൻ തീർത്തും നിരപരാധിയാണ്. ജീവനെ പുണ്യത്തിന്റെ പേരിൽ അവന് നന്മ കൊടുക്കാനോ പാപത്തിന്റെ പേരിൽ അവനെ ശിക്ഷിക്കാനോ ഒന്നും ഈശ്വരൻ അവകാശമില്ല. എന്തുകൊണ്ട്? ഇതിനെല്ലാത്തിനും പരമമായ ഉടമസ്ഥത കർത്തൃത്വം ഇരിക്കുന്ന ഈശ്വരനിലാണ്. അപ്പൊ ജീവൻ നിരപരാധിയാണ്. ഒരാൾ പാപത്തിന്റെ ഫലമായി ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള യുക്തിയുമില്ല. ഒരാൾ പുണ്യത്തിന്റെ ഫലമായി സുഖിക്കുന്നു എന്ന് പറയുന്നതിനും യുക്തിയില്ല. എന്തുകൊണ്ട്? അതിനെല്ലാം ഉത്തരവാദി ഈശ്വരനാണെന്ന്. അപ്പോ ഈശ്വരനും ഈശ്വരന്റെ സർവജ്ഞത്വവും സർവശക്തിത്വവും ഇതെല്ലാം അംഗീകരിക്കുകയും പിന്നെ ജീവനിൽ അവന്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു യുക്തിഭംഗം വരും. അതിന് ഇവിടെ പറയുന്ന സമാധാനം എന്താണോ, ഇവിടെ പറയുന്നത് ഈശ്വര ജീവനെ സംബന്ധിച്ചിടത്തോളം ജീവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ പുണ്യപാപങ്ങളുടെ ഉത്തരവാദിത്വം ജീവനിൽ തന്നെയാണ്, ഈശ്വരനല്ല. അത് ഏതുപോലെ പറയുന്നു? വൃഷ്ടി പോലെ. വൃഷ്ടി മഴ എന്ത് ചെയ്യുന്നു? അത് അതിനെ ആശ്രയിച്ചിട്ടാണ് വൃക്ഷ ലതാദികളെല്ലാം വളരുന്നത്. പക്ഷെ സൽഫലങ്ങൾ കൊടുക്കുന്ന വൃക്ഷ എന്ത് ചെയ്യുന്നു? ആ വൃഷ്ടിയെ ആശ്രയിച്ച് അത് ജീവൻ നിലനിർത്തുന്നതാണ്, ജീവജലം എന്നാണ്. ആ ജലത്തെ ആശ്രയിച്ചിട്ട് അത് സൽഫലങ്ങളെ നൽകുന്നു. ആ സമയം വിഷവൃക്ഷങ്ങളുമുണ്ട്, വിഷഫലങ്ങളെ കൊടുക്കുന്നു. ആ വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ ആശ്രയിച്ചിട്ട് വിഷഫലത്തെ സൃഷ്ടിക്കുന്നു. വിഷവൃക്ഷങ്ങൾ മുള്ളും മുരടും എല്ലാമുള്ള വൃക്ഷങ്ങളുണ്ട്. ആ സമയം നല്ല വൃക്ഷങ്ങളുണ്ട്, നല്ല ഫലത്തെ കൊടുക്കുന്ന വൃക്ഷങ്ങളുണ്ട്, വിഷഫലത്തെ കൊടുക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അതുപോലെ ജീവന്മാർ അതുപോലെയാണ്. എല്ലാ വൃക്ഷങ്ങളും വൃഷ്ടിയെ ഒരുപോലെ ആശ്രയിക്കുന്നു. വൃഷ്ടിക്ക് വാസ്തവത്തിൽ ഇതിലെന്താണ് പങ്കുള്ളത്? വൃഷ്ടിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. വൃഷ്ടിക്ക് അവിടെ യാതൊരു പക്ഷപാതവുമില്ല. അത് സൽഫലങ്ങൾ കൊടുക്കുന്ന വൃക്ഷത്തെ സംബന്ധിച്ചായാലും ശരി, അതിന് വളരാനും ഫലത്തെ കൊടുക്കുന്നതിനും എല്ലാമുള്ള സഹായം അത് ചെയ്യുന്നു. ഇനി വിഷവൃക്ഷങ്ങൾക്കും വിഷഫലത്തെ കൊടുക്കുന്ന വൃക്ഷങ്ങൾക്കും അത് അതുപോലെ തന്നെ സഹായിക്കുന്നു. അതായത് അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു പക്ഷപാതവുമില്ല. ഇപ്പോൾ പക്ഷപാതരഹിതനായി ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ജീവന്മാർ പ്രവർത്തിക്കുന്നു. ജീവന്മാർ എന്ത് ചെയ്യുന്നു? എന്തുകൊണ്ട് ആ വൃക്ഷം ചിലത് സൽഫലത്തെ കൊടുക്കുന്നു, മധുരഫലത്തെ കൊടുക്കുന്നു, ചിലത് എന്തുകൊണ്ട് വിഷഫലത്തെ കൊടുക്കുന്നു? അത് പറയും അതിൻ്റെ വിത്തിനനുസരിച്ച്, അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ജീവൻ അവൻ്റെ സ്വഭാവം അനുസരിച്ച്, അവൻ്റെ സംസ്കാരം അനുസരിച്ച് നന്മയും തിന്മയും അനുഷ്ഠിക്കുന്നു. അതിൻ്റെ ഫലമായ പുണ്യത്തെയും പാപത്തെയും അനുഷ്ഠിക്കുന്നു. അതിന് ഈശ്വര ചൈതന്യം വൃഷ്ടിയെപ്പോലെ എല്ലാത്തിനും ഒരുപോലെ, പ്രത്യേകിച്ച് പക്ഷപാതമില്ലാതെ സമമായി അതിന് സഹായകമായിരിക്കുന്നു. അത് തന്നെ ഉദാഹരണമായി സൂര്യനെ എടുക്കും. സൂര്യന്റെ പ്രകാശം നന്മ ചെയ്യുന്നതിനും തിന്മ ചെയ്യുന്നതിനും, സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഒരുപോലെ സഹായിയായിരിക്കുന്നു. അതൊന്നും ആ പ്രകാശത്തെ അല്ലെങ്കിൽ സൂര്യനെ സ്പർശിക്കുന്നില്ല, അതുപോലെ അതൊന്നും വൃഷ്ടിയെ സ്പർശിക്കുന്നില്ല. അതുപോലെ ഈശ്വരനും ജീവൻ ചെയ്യുന്ന നന്മതിന്മകൾക്ക് അവന്റെ സ്വഭാവം അനുസരിച്ച്, അവന്റെ സംസ്കാരം അനുസരിച്ച് അവൻ ചെയ്യുന്ന നന്മതിന്മകൾക്ക് ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ആ സാന്നിധ്യം കൊണ്ട് ഈശ്വര ചൈതന്യം എങ്ങനെയാണോ പ്രകാശം നന്മതിന്മകളാൽ ദുഷിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ വൃഷ്ടി എങ്ങനെയാണോ ആ ഫലങ്ങൾ കൊണ്ട് ദുഷിക്കാതിരിക്കുന്നു, അതുപോലെ ഈശ്വര ചൈതന്യവും ഈ ജീവന്റെ നന്മതിന്മ പ്രവൃത്തികൾ കൊണ്ട് അതിന് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അതിന്റെ സാന്നിധ്യം മതി. അതിന്റെ പരമാർത്ഥത്തിൽ എന്താണ്? അത് ഈ കർമ്മത്തിനൊന്നും പ്രേരകമല്ല, അത് സദാ ശുദ്ധമായി തന്നെയിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നവിടെ ആ സാത്വികമായ മായാശക്തിയോടുകൂടി ജീവശക്തി, ആ ഈശ്വരശക്തി കൂടി ചേരുമ്പോൾ അത് ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമായിത്തീരുന്നു. അതുപോലെ തന്നെ ഈ അവിദ്യാശക്തിയോടുകൂടി ആ ഈശ്വര ചൈതന്യം കൂടി ചേരുമ്പോൾ ഈ ജീവന്റെ അവിവേക നിമിത്തമായിട്ടുള്ള ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമായിത്തീരുന്നു. ശുദ്ധമായ തലത്തിൽ എന്താണ്? അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളില്ല, അവിടെ ബന്ധമോക്ഷങ്ങളില്ല, അതുകൊണ്ട് അവിടെ ഭക്തനും ഭഗവാനുമില്ല, ഉപാസ്യനും ഉപാസകനുമില്ല. അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെയാണ് ചില ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. എന്തിനു വെളിപ്പെടുത്തുന്നു? ആ തത്വ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ഭക്തനായാലും യോഗിയായാലും അവന്റെ സാധനാ മാർഗത്തിൽ ആ തത്വത്തെ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. തത്വത്തെ അറിയാതെ പോയി കഴിഞ്ഞാലോ അവന് ലക്ഷ്യത്തിലെത്താൻ താമസം വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആ പരമാർത്ഥത്തെ ബോധിപ്പിച്ചുകൊണ്ട് ആരുടെയും പുണ്യപാപങ്ങളെ ഈശ്വരൻ സ്വീകരിക്കുന്നില്ല. പിന്നെ അങ്ങനെ സ്വീകരിക്കുന്നു എന്ന് കരുതി ഒരുവൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് അവന്റെ അവിദ്യ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ട് മോഹിതനായാണ് ജീവികൾ അങ്ങനെ കരുതുന്നത്, പരമാർത്ഥത്തിൽ അതല്ല എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ രണ്ടിനും സാങ്കത്യമുണ്ട് എന്നുള്ളതാണ്. ഈശ്വരനെ അന്യനായി കണ്ടുകൊണ്ട് സർവശക്തനായും സർവനിയന്താവായും അനുഗ്രഹ നിഗ്രഹ ശക്തികളുള്ളവനായി കണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ ഈശ്വരന്റെ ഭൃത്യനായി നിന്ന് ഈശ്വരാർപ്പണമായി പ്രവർത്തിക്കുന്നതിനും ഭരിക്കുന്നതിനും എല്ലാമുള്ള ശാസ്ത്ര സംഹിതി അതും ഇവിടെയുണ്ട്. അതേസമയം ആ ഈശ്വരന്റെ പരമാർത്ഥ സ്വരൂപത്തെ ഈശ്വരൻ ഇതുമായിട്ട് യാതൊരു പങ്കുമില്ല എന്ന് ബോധിപ്പിക്കുന്നതിനും അതും ഈ ശാസ്ത്രം തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ഇത് രണ്ടും രണ്ട് തരത്തിൽ എന്ന് മനസ്സിലാക്കും. പറയുന്നു, വിഭു, ആ പരമാത്മാവ് കസ്യചിത് പാപം നാദത്തെ, ആരുടെയും പാപത്തെ ഗ്രഹിക്കുന്നില്ല. നച കസ്യചിത് സുകൃതം നാദത്തെ, ആരുടെയും പുണ്യത്തെയും ഗ്രഹിക്കുന്നില്ല. ജ്ഞാനം അജ്ഞാനേന ആവൃതം, ആ ജീവന്റെ ജ്ഞാനം അജ്ഞാനം കൊണ്ടും മറിഞ്ഞിരിക്കുകയാണ്. തേന, അക്കാരണത്താൽ ജന്തവഹ ജീവന്മാർ മുഹ്യന്തി, പലതരത്തിലുള്ള മോഹങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്നു. നാദത്തേ കസ്യചിത് പാപം നചൈവ സുകൃതം വിഭു അജ്ഞാനേ നാമൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ. അതാണ് പറഞ്ഞത്, രണ്ട് തലമെന്ന് പറഞ്ഞല്ലോ. ഒരു തലത്തിൽ എന്താണ്, ഈ ഉപാധികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവിടെ ഭക്തനും ഭഗവാനും എന്നുള്ള ഭേദത്തെ കൽപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അവിടെ എല്ലാം എന്തുണ്ട്, ഉപാസിയുണ്ട്, ഉപാസനയുണ്ട്, അതിന് ഫലങ്ങളുണ്ട്, സൽക്കർമ്മത്തിന് നല്ല ഫലം, ദുഷ്കർമ്മത്തിന് ദുർഫലം, അതെല്ലാം ഉണ്ട്. ഇനി മറ്റൊരു തലമുണ്ട് ഇതൊന്നുമില്ലാത്തത്. ഇതിന് രണ്ടിനെയും ശാസ്ത്രം ബോധിപ്പിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്കും എല്ലാം ഫലമുണ്ട്. അതാണ് ഇപ്പോൾ ഇതുവരെ വിശദീകരിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, ഉപാസനയ്ക്ക് ഫലമുണ്ട്, ദുഷ്കർമ്മങ്ങൾക്ക് ഫലമുണ്ട്, അവിടെ ഭഗവാൻ സ്വീകരിക്കുന്നു, അതെല്ലാം ഉണ്ട്. അത് പിന്നെ നമ്മൾ ഈ കർമ്മത്തിൻ്റെ തലം, വ്യവഹാരത്തിൻ്റെ തലം, അല്ലെങ്കിൽ മായയ്ക്ക് അധീനമായിരിക്കുന്ന തലം എന്ന് പറയാം. മായാമുക്തമായൊരു തലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കേവലം ഈ അദ്വൈത ശാസ്ത്രത്തിന് മാത്രമല്ല, ഭക്തിശാസ്ത്രത്തിനും എല്ലാം പറയും. എന്തായിട്ട് ഭക്തിശാസ്ത്രങ്ങളും എന്താണ് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ എന്ന് പറയും, അത് നിരപേക്ഷമായ തത്വമായിട്ടാണ്. നിർഗുണം, നിരാകാരം, നിരവ്യയം, ശാന്തം, ഇത്തരത്തിലാണ് ഏത് ഭക്തിശാസ്ത്രത്തിനും ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ. അങ്ങനെ നിർഗുണവും നിരാകാരവും ആയിരിക്കുന്ന ഭഗവാൻ ആരുടെ പാപത്തെ സ്വീകരിക്കാനാണ്, ആരുടെ പുണ്യത്തെ സ്വീകരിക്കാനാണ്, ആരെ അനുഗ്രഹിക്കാനാണ്, അല്ലെങ്കിൽ ആരെ നിഗ്രഹിക്കാനാണ്, അതൊന്നും അവിടെ സംഭവിക്കത്തില്ല. പക്ഷേ എന്നിട്ട് അവിടെ വീണ്ടും എന്ത് ചെയ്യും, ഭക്തി ഉപദേശിക്കും, ഭഗവാനോട് ഭക്തി വേണമെന്നും പറയും. അപ്പൊ അത് ഏത് തലത്തിൽ എന്ന് പറയുന്നു, അത് ഈ മായാധീനമായിരിക്കുന്ന തലം, പ്രാപഞ്ചികമായ തലത്തിൽ. ജീവൻ അജ്ഞാനേന ആവൃതം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആവൃതനായിരിക്കുന്ന ജീവനെ സംബന്ധിച്ചിടത്തോളം അവിടെ താൻ ഭക്തനാണ്, ഭഗവാൻ വേറെയാണ്, അതും ബോധിപ്പിക്കുന്നു. അതേസമയം മറ്റൊരു തലം ഉണ്ടെന്നും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതിനെല്ലാം ഫലം ഇല്ലെന്നല്ല, ഫലം ഉണ്ടെന്ന് തന്നെ പറയുന്നു. രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുന്നത്. അതായത് ഒന്നും മറ്റൊന്നിന് വിരുദ്ധമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഇത് വിരുദ്ധമാകാതിരിക്കണമെങ്കിൽ എന്താണ്, ഈ രണ്ട് തലത്തെ അംഗീകരിക്കണം. ഒന്ന് ഈശ്വരന്റെ നിരുപാധികമായ തലവും ഈശ്വരന്റെ സ്വാഭാവികമായ തലവും. ഈ പല തത്വചിന്തകളിലും ഈശ്വരന്റെ സ്വാഭാവികമായ തലത്തെ മാത്രം അംഗീകരിക്കുന്നു. അങ്ങനെ വരുന്നിടത്ത് ഈ വിരോധം വരും. ഏതുപോലെ ഏതൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് വിലക്കപ്പെട്ട കനി അവിടെ കൊണ്ടുവന്നൊരു മരം നട്ട് അത് തിന്നാൻ പാടില്ലാത്തതാണെന്ന് പറയുന്ന പോലെ അവിടെ എന്തോരും വിരോധം വരും. അപ്പൊ സാറിന് കുട്ടികളും ചോദിക്കും, എന്താ ഈശ്വരൻ അറിയത്തില്ലായിരുന്ന ഇവൻ ഇത് പറിച്ച് തിന്നു, ഇത്രയും അറിവില്ലാത്തവനാണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ അവിടെ വിഷമിക്കും, ഉത്തരം പറയാൻ പറ്റത്തില്ല. അത് ശരിയാണ്, ഈശ്വരൻ സർവശക്തനാണ്, സർവജ്ഞനാണ്. അപ്പൊ ഈശ്വരൻ അറിയാൻ എന്താണ്, ഈ കായ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ പിള്ളേരിത് പറിച്ച് തിന്നു എന്നറിയാം. അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് നട്ടിട്ട് പിന്നെ അത് തിന്നതിന് അവനെ ശിക്ഷിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? കാരണം ഭാവി നടക്കാൻ പോകുന്ന കാര്യം ഈശ്വരനറിയാം. നാളെ ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ എന്തായാലും ശരി, ഇവൻ ഇത് പറിച്ച് തിന്നു, തിന്നുകഴിഞ്ഞാൽ അത് നാശമുണ്ടാവും എന്നറിഞ്ഞ് ഇതറിയാന്നുള്ളത് ആണ് അത്. ആണീശ്വരൻ എന്ന് പറയുന്നത് സർവജ്ഞൻ. ഭാവി നടക്കാൻ പോകുന്ന കാര്യം അറിയാവുന്ന ആളാണ് ഈ സർവജ്ഞൻ. അങ്ങനെയുള്ള ഈശ്വരൻ അവിടെ എന്ത് ചെയ്തു? ഒരു ഫലം കൊണ്ടുവച്ചു, എന്നിട്ട് അത് പിള്ളേർ പറിച്ചു തിന്നു, പിന്നെ അവരെ ശിക്ഷിക്കുക അടിക്കുക. അത് ശരിയാണ്, കാരണം ഇത് നാളെ നടക്കുമെന്ന് ഈശ്വരൻ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈശ്വരനല്ലേ അവിടെ കുറ്റക്കാരൻ, അടി കൊടുക്കേണ്ട ഈശ്വരനല്ലേ എന്ന് പിള്ളേർ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോ എന്തുവരും? ഒരു ഉത്തരവും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സമാധാനവും യുക്തിയുക്തമായി ചോദ്യം ചോദിക്കുന്നവന് പറയാൻ പറ്റത്തില്ല. ഈശ്വരന് തന്നെയാണ് അടി കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? ഈശ്വരൻ അറിയാമായിരുന്നത് അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഈശ്വരൻ അറിയുന്നുണ്ട്. അതിൽ ഈശ്വരനെ സർവജ്ഞനെന്ന് പറഞ്ഞു. ഇതവിടെ വച്ചു കഴിഞ്ഞാൽ ഇവനിത് പറിച്ചു തിന്നും, പറിച്ചു തിന്നുകഴിഞ്ഞാൽ പാപം ഉണ്ടാവും, പിന്നെ അവൻ അതിന്റെ പിന്നിൽ ശിക്ഷിക്കാൻ നടക്കുക. അപ്പൊ ഇതെല്ലാം ഉത്തരവാദിത്വം ആർക്കാണ്? വാസ്തവത്തിൽ അവൻ നിരപരാധിയാണ്. ഇതെല്ലാം അറിയാവുന്ന ആള് അതവിടെ കൊണ്ടുവന്ന് വെച്ചു, അവനത് പറിച്ചു തിന്നു. അപ്പൊ ഇതൊക്കെ ചെയ്ത ആരാണ്? ഈശ്വരൻ. അപ്പൊ ഈശ്വരനാണ് ഇതെന്ന് കുറ്റക്കാരൻ. എന്തുകൊണ്ട്? അവിടെ ഈ വെറും ബാലിശമായ കാര്യങ്ങളാണ് ഈശ്വരന്റെ പേരിൽ ആൾക്കാരെ പഠിപ്പിക്കുന്നു. അത് ഏറ്റവും ബാലിശമായൊരു ഒരു തത്വചിന്തയെന്നും പറയാൻ പറ്റത്തില്ല. വെറും ഭാവന, കുട്ടികളുടെ ഭാവന. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട്? ഈശ്വരന്റെ നിരപേക്ഷമായൊരു തലത്തെ അംഗീകരിക്കാതിരിക്കുന്നിടത്താണ് ഇത്തരം കുഴപ്പങ്ങൾ വരുന്നത്. യഥാർത്ഥമായ തത്വചിന്തയിൽ അങ്ങനെയല്ല. ഈശ്വരന്റെ നിരപേക്ഷമായൊരു തലത്തെയും അതേസമയം ഈശ്വരന്റെ സാപേക്ഷികമായ തലത്തെയും അംഗീകരിക്കുന്നു. അപ്പോൾ അവിടെ ഇത്തരം പ്രശ്നങ്ങൾ, അബദ്ധങ്ങൾ വരത്തില്ല. അടുത്ത് പറയുന്നു, ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു യേന അജ്ഞാനേന ആവൃത മുഹ്യന്തി ജന്തവഃ തദജ്ഞാനം യേഷാം ജന്തുനാം വിവേകജ്ഞാനേന ആത്മ വിഷയേന നാശിതം ആത്മനോഭവതി തേഷാം ആദിത്യവത് യഥാ ആദിത്യ സമസ്തം രൂപജാതം അവഭാസേതി തദ്വത് ജ്ഞാനം ജ്ഞേയം വസ്തു സർവം പ്രകാശേതി തത്പരം പരമാർത്ഥതത്വം. ജ്ഞാനേന തു യേന അജ്ഞാനേന ആവൃത മുഹ്യന്തി യേന അജ്ഞാനേന ആവൃത മുഹ്യന്തി. ജീവന്മാർ ഈ അജ്ഞാനത്തിൽ ആവൃതരായി മോഹിക്കുകയാണ്. ആ മോഹത്തിൽ അടിമപ്പെട്ടുകൊണ്ടാണ് അവർ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാവാൻ വേണ്ടി മോക്ഷത്തിനുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഇതൊന്നും അവൻ ജ്ഞാനത്തിൽ നിന്നുകൊണ്ടല്ല, അജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ്. മോഹത്തിന് അടിമപ്പെട്ടാണ് അവൻ മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. മോഹത്തിൽ നിന്നും മോചിതനായിട്ട് പിന്നെ മുക്തിക്ക് വേണ്ടി ഒരു ശ്രമമില്ല. മുഹ്യന്തി ജന്തവഹ, ജീവന്മാരെല്ലാം ഈ മോഹത്തിന് അധീനനായി അവൻ മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഭഗവാനും ഭക്തനും ആരാധനയും പൂജയും സാധനയും സാധ്യവും എല്ലാം വരുന്നത്. ഇതെല്ലാം ഈ മോഹത്തിന് അധീനമായി കൊണ്ടാണ്. തദജ്ഞാനം, അങ്ങനെയുള്ള ആ മോഹം അജ്ഞാനം യേഷാം ജന്തുവിനാം ആർക്കാണോ വിവേകജ്ഞാനേന ആത്മവിഷയേന നാശിതം ആത്മനോ ഭവതി. തന്നിൽ തന്നെ ഇരിക്കുന്ന ആ അജ്ഞാനത്തെ, ആ വിവേകത്തെ വിവേകജ്ഞാനം കൊണ്ട് ആരാണോ നശിപ്പിക്കുന്നത്, ആർക്കാണോ നശിച്ചിരിക്കുന്നത്, ആ വിവേകജ്ഞാനം കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ആ പരമാർത്ഥാവസ്ഥയാണ് മുമ്പ് ബോധിപ്പിച്ചത്. ആ പരമാർത്ഥാവസ്ഥയിൽ അവന് മോഹമില്ല. അതുകൊണ്ട് തന്നെ ആ മോഹത്തിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി അവന് യാതൊന്നും ചെയ്യേണ്ടതില്ല എന്നെല്ലാം പറയുന്നത് എന്താണ്? നാശിതം, ആരുടെ അജ്ഞാനമാണോ നശിച്ചിരിക്കുന്നത്. തേഷാം, അവനെന്താണ്? ആദിത്യവ യഥാ ആദിത്യ സമസ്തം രൂപജാതം അവഭാസേരി. എങ്ങനെയാണോ ആദിത്യൻ സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ അവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞേയം വസ്തു സർവം, ജ്ഞേയമായിരിക്കുന്ന സർവവസ്തുക്കളും സർവവസ്തുക്കളും എന്ന് പറഞ്ഞാൽ സർവവിഷയങ്ങളൊന്നല്ല, സർവം പ്രകാശേതി തത്പരം പരമാർത്ഥതത്വം. ആ പരമാർത്ഥതത്വം അത് അവന് വ്യക്തമാകുന്നു, ഈശ്വരതത്വം അവന് പ്രകടമാകുന്നു. അല്ല, സർവവിഷയങ്ങളെയും കുറിച്ച് അവന് ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥം. ഇവിടെ ആധ്യാത്മിക പ്രകടനത്തിൽ സർവജ്ഞത എന്ന് പറയുന്നിടത്തെല്ലാം അതിന്റെ താല്പര്യം എന്താണ്? ആ ജീവന്റെ സർവജ്ഞത്വം എന്ന് പറയുന്നത് പരമാത്മജ്ഞാനമാണ്, അല്ലാതെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വിഷയങ്ങളെയും അറിയുക എന്നുള്ള രീതിയിലല്ല. സർവജ്ഞേയം വസ്തു പറയുന്നു തത്പരം പരമാർത്ഥതത്വം. ആ പരമാർത്ഥതത്വത്തെക്കുറിച്ച്, ഈശ്വരതത്വത്തെക്കുറിച്ച് അവന് ജ്ഞാനമുണ്ടാകുന്നു. ആ ജീവൻ, അവന്റെ മോഹം നീങ്ങുന്നു, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നു എന്നർത്ഥം. അതാണ് ആദിത്യവത്. ആദിത്യൻ എങ്ങനെയാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ച രഹസ്യത്തെ, അതായത് പരമാർത്ഥ തത്വത്തെ, പരമാത്മതത്വത്തെ അവന് പ്രകടമാകുന്നു. ആ തത്വം പ്രകടമാകുന്നത് വരെ അവൻ മോഹം കൊണ്ട് ആവർത്തനായി അവൻ പല വഴിക്കും പല സാധനങ്ങളിലും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്? ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? അവന്റെ സാധനയെ അംഗീകരിക്കുകയും ചെയ്യും. കാരണം അവന്റെ ഈ മോഹം മാറണമെങ്കിൽ അവന് ജ്ഞാനം ആവശ്യമാണ്. ആദിത്യവജ്ഞാനം, സൂര്യനെ പോലെ, സൂര്യപ്രകാശം പോലെ സർവ അന്ധകാരത്തെയും മാറ്റുന്നതായ ജ്ഞാനം അവന് വേണം. ആ ജ്ഞാനത്തിന് വേണ്ടി എന്ത് വേണം? അവൻ ഈശ്വരനെ ആരാധിക്കണം, ഈശ്വരാരാധന പോലെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യും. കർമ്മവും യോഗവും ഭക്തിയെല്ലാം അവിടെ അവന് ആവശ്യമാണ്. അപ്പോൾ അതിനെ ഇവിടെ അംഗീകരിക്കുന്നു ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി. അപ്പൊ ചിലർ ചോദിക്കും, ജ്ഞാനം കൊണ്ടാണ് അത് നേടുന്നതെങ്കിൽ പിന്നെ ഭക്തിയോ, ഞങ്ങൾ ഭക്തന്മാരാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവിടെ രണ്ടും രണ്ടായിട്ടല്ല പറയും. ജ്ഞാനം തന്നെയാണ് ഭക്തി, ഭക്തി തന്നെയാണ് ജ്ഞാനം. അവിടെ വ്യത്യാസം, അതിന്റെ വ്യത്യാസം വരുന്നത് അതിന്റെ അനുഷ്ഠാനത്തിന്റെ താഴ്ന്ന തലങ്ങളിലാണ് ഭക്തി ജ്ഞാനം എന്നെല്ലാം വേർതിരിച്ച് പറയുന്നു. ഏതൊരു ജ്ഞാനമാണോ ഈശ്വര തത്വത്തെ പ്രകാശിപ്പിക്കുന്നത്, ആ ഈശ്വര തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ആ ജ്ഞാനം അത് തന്നെയാണ് ഇവിടെ പറയുന്ന പരമാത്മഭക്തി എന്ന് പറയുന്നു. രണ്ടും രണ്ടല്ല. ഏഷാം, ആരുടെയാണോ ആത്മനഹ തദജ്ഞാനം, തന്റെ തന്നെ അജ്ഞാനം, തന്നെ കുറിച്ച് തന്നെയുള്ള അറിവില്ലായ്മ മോഹം, ജ്ഞാനേന ജ്ഞാനം കൊണ്ട് നാശിതം നശിപ്പിക്കപ്പെട്ടത്, തേഷാം അവർക്ക് ജ്ഞാനം, ആ ജ്ഞാനം ആദിത്യവത് സൂര്യനെ പോലെ തത്പരം ആ പരമാത്മതത്വത്തെ പ്രകാശേരി പ്രകാശിപ്പിക്കുന്നു. ജ്ഞാനേനതുതദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. രണ്ടു കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഒന്ന്, അവൻ മോഹിതനായിരിക്കുന്നു. മറ്റൊന്ന് പറയുന്ന എന്താണ്? അജ്ഞാനം അവന്റെ മോഹത്തെ നശിപ്പിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? മോഹിതനായിരിക്കുന്ന അവസ്ഥയും പിന്നെ ജ്ഞാനം ആ പരമാത്മതത്വത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന രണ്ടവസ്ഥ, അതിനിടയ്ക്ക് എന്താണെന്നാണ് പറയുന്നത്? യത്പരം ജ്ഞാനം പ്രകാശിതം തസ്മിൻ ഗത ബുദ്ധി യേഷാം തേ തദ്ബുദ്ധയ. ആ പരമാർത്ഥജ്ഞാനം ആണ് അവന്റെ മോഹത്തെ നീക്കിയത്, പരമാത്മതത്വത്തെ പ്രകാശിപ്പിച്ചത്. തസ്മിൻ ഗതാബുദ്ധിർ യേഷാം, ആരുടെ ബുദ്ധിയാണോ ആ ജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്നത്, അതിൽ നിഷ്ഠയോടുകൂടിയിരിക്കുന്നത്, തേ തദ്ബുദ്ധയ, പരമാത്മതത്വത്തിൽ തന്നെ ഉറച്ച ബുദ്ധിയോടുകൂടിയവർ. വീണ്ടും ഈ സാംസാരിക ഭാവത്തിലേക്ക് ബുദ്ധി വരാത്തവർ, തദാത്മാന തദേവ പരം ബ്രഹ്മ ആത്മാ യേഷാന്തേ തദാത്മാന തദാത്മാന, അത് തന്നെ സ്വരൂപമായി തീർന്നവർ, ഏതൊരുവനാണോ താൻ ഉപാസിക്കുന്ന ദേവൻ അത് തന്നെ തന്റെ സ്വരൂപമായി തീരുന്നത്, ഭേദമില്ലാതാകുന്നതാണ്. തദാത്മാന അത് തന്നെ സ്വരൂപമായി തീരുന്നു. ആരാധിക്കുന്ന പരമാത്മാവ് തന്നെ തന്റെ സ്വരൂപമാണെന്ന് ആർക്കാണോ ബോധ്യം വരുന്നത്, തദേവ പരം ബ്രഹ്മ ആത്മാ ഏഷാന്തി, ആ പരബ്രഹ്മം തന്നെയാണ് അവന്റെ ആത്മാവായിരിക്കുന്നത്, സ്വരൂപമായിരിക്കുന്നത്. തേ തദാത്മാന തന്നിഷ്ഠാഹ, അതാണ് ഏറ്റവും മുഖ്യമായിരിക്കുന്ന കാര്യം. നിഷ്ഠ അഭിനിവേശ താത്പര്യം സർവാണി കർമാണി സന്യസ്യ ബ്രഹ്മണ്യ അവസ്ഥാനം യേശാന്തേ തന്നിഷ്ഠ, എന്താണ് തന്നിഷ്ഠയായിരിക്കുന്നത്. ഈ തത്വത്തെ അറിയുന്നു, അതിന്റെ പരമാർത്ഥ രൂപത്തിൽ തന്നെ അറിയുന്നു, പിന്നെ അതിന്റെ സാധനാ മാർഗങ്ങളെക്കുറിച്ച് അറിയുന്നു, കർമ്മയോഗമായാലും ശരി, ഭക്തിയായാലും ശരി, ഉപാസനകളായാലും ശരി, യോഗമായാലും ശരി, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു വരുന്നു, ജീവന് ആ നിഷ്ഠ വരുന്നുണ്ട് അതിൽ, അതായത് വിടാതെയുള്ള സ്ഥിതി, അതാണ് നിഷ്ഠ. അതുകൂടെ പറയുന്നു അഭിനിവേശ താത്പര്യം, നിരന്തരമായ താത്പര്യം അതിൽ നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? പ്രാപഞ്ചികമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ ഈ നിഷ്ഠ നഷ്ടപ്പെട്ടു പോകും. അവൻ അറിഞ്ഞിരിക്കുന്നത് അവനോടൊപ്പം കാണത്തില്ല, വീണ്ടും അവൻ അതിനെ വിട്ടിട്ട് മോഹത്തിനടിമയായി വീണ്ടും പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നു. അതിനെ മറന്നിട്ട്, മറക്കാതെയാണ് പ്രാപഞ്ചിക വ്യവഹാരത്തിൽ ഏർപ്പെടേണ്ടത്, പക്ഷെ മറന്നിട്ട് ഇടപെട്ടു പോകുന്നു, അഭിനിവേശം താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അത് പാടില്ല. അതുകൊണ്ടുകൂടെ പറയുന്നത് എന്താണ്? തന്നിഷ്ഠാഹ, നിഷ്ഠയുണ്ടായിരിക്കണം, ഒരിക്കലും അതിനെ അതിൽ നിന്ന് വിട്ടുമാറാൻ പാടില്ല. സർവാണി കർമാണി സന്യസി, അത് പറയുന്നു ആ നിഷ്ഠയെന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെ, സർവവ്യവഹാരങ്ങളെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഉള്ള സർവവ്യവഹാരങ്ങളെയും സന്യസ്യ. ആ സന്യാസത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു എന്താണ്? കർമ്മണ്യ കർമ്മയെ പശി, അവിടെയൊക്കെ നമ്മൾ അത് വിശദീകരിച്ചാണ്. ആകർമ്മ ദർശനത്തിലൂടെ അല്ലെങ്കിൽ തത്വബോധത്തിലൂടെ ബ്രഹ്മണ്യവ അവസ്ഥാനം, അവൻ സദാസ്ഥിതി ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിലല്ല, അവന്റെ വ്യവഹാരങ്ങളിലല്ല, അല്ലെങ്കിൽ ശരീരത്തെയോ മനസ്സിനെയോ ബുദ്ധിയോ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് ബ്രഹ്മണ്യവ അവസ്ഥാനം, അവന്റെ നിഷ്ഠ ആ തത്വത്തിലാണ്. അങ്ങനെയുള്ള തത്വനിഷ്ഠയോടുകൂടിയവരായി യേശാന്തി തന്നിഷ്ഠാഹ പരായണാശ്ച, അവൻ ഈശ്വരപരായണനായിരിക്കുന്നു. അവന്റെ ആശ്രയം അവനെന്ത് ചെയ്യുന്നു? അവൻ ബാഹ്യമായ ഭൗതികമായ പലതിനെയും അവൻ ആശ്രയിക്കുന്നു, അതാണ് അവന്റെ പരായണം, അവന്റെ ആശ്രയം. സമ്പത്തും അല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങളും അല്ലെങ്കിൽ അവന്റെ തുച്ഛമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും, അതിലൊക്കെയാണ് മനുഷ്യൻ, അവന്റെ മനോവൃത്തികളിലാണ് ആത്യന്തികമായി അവൻ പരായണം ചെയ്യുന്നത്, അതിനെയാണ് അവൻ ആശ്രയിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. തദേവ പരം അയനം പരാഗതിർ ഏഷാം, അതാണവന്റെ പരവുമായ ആശ്രയം, അതാണവന്റെ പരവുമായ ഗതി പ്രാപ്യസ്ഥാനം. ഏഷാം ഭൂതി തത്പരായണാഹ, തത്പരായണന്മാരായിരിക്കുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് എല്ലാവരും സാധാരണ പരാതിപ്പെടാറുണ്ട്, തത്വം കേൾക്കുന്നു, സത്സംഗം കേൾക്കുന്നു, ഗുരു ഉപദേശമുണ്ട്, ഗുരു ഉപദേശം അനുഷ്ഠിക്കുന്നു, എല്ലാം ചെയ്തു കഴിഞ്ഞാലും എന്താണോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രം നടക്കുന്നില്ല, അതിന് തടസ്സങ്ങൾ വരുന്നു. എന്തുകൊണ്ട്? ഇതില്ലാത്തതുകൊണ്ടാണ്. തത്പരായണന്മാരല്ല, അതൊക്കെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ അറിയുന്നത് പോലെ തന്നെ അവിടെ അറിവില്ലായ്മയും വരുന്നു, കേൾക്കുന്നത് പോലെ തന്നെ അത് കേൾക്കാതെ ഇരിക്കുന്നുണ്ട്, ഇതിൽ നിന്നെല്ലാം വിട്ടുപോകും, മനസ്സും പ്രവൃത്തിയും എല്ലാം അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. തദേവ പരം അയനം, അത് തന്നെയാണ് അവന്റെ പരവുമായ ആശ്രയം. പരാഗതി ആത്യന്തികമായ പ്രാപ്യസ്ഥാനം അത് തന്നെയാണ് എന്ന് വെച്ചാൽ അവന് വേറെ ഇവിടെ ഒന്നും പ്രാപിക്കാനില്ല. ഭവതിത്തെ തത്പരായണാഹ അതിനെ പറയുന്നു കേവല ആത്മരതേഹ, ആത്മരതി ആത്മക്രീഡ എന്നുള്ള ശ്രുതി തന്നെ പറയുന്നുണ്ട്. അവന് ആത്മരതി വരുന്നില്ല, അവന്റെ രതി വിഷയങ്ങളിലാണ്, അവന്റെ ഇഷ്ടം, അവന്റെ രുചി, അവന്റെ ആനന്ദം, ഇതെല്ലാം മറ്റ് ആത്മഭിന്നമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം അവന് താല്പര്യമുണ്ട്. ആത്മാവിൽ അവന് താല്പര്യം അവൻ കരുതുന്നത് പോലെയില്ല, അല്ലെങ്കിൽ അവൻ സ്വയം ഭാവിക്കുന്നത് പോലെയില്ല. അവന് കേവല ആത്മരതയഹ, ആത്യന്തികമായ അവന്റെ രതി, അവന്റെ ആനന്ദം, അവന്റെ ഇഷ്ടം, അവന്റെ താല്പര്യം സ്വസ്വരൂപത്തിൽ തന്നെയാണ് ഇത്യർത്ഥ. അങ്ങനെയുള്ളവർ യേശാം ജ്ഞാനേന നാശിതം ആത്മനോ അജ്ഞാനം, അങ്ങനെ ആരുടെ അജ്ഞാനമാണോ, അജ്ഞാനം എന്ന് പറയുന്നത് തന്റെ തന്നെ അജ്ഞാനം, തന്റെ സ്വരൂപമായി തന്നെ അജ്ഞാനം ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ തന്നെ നിന്ന് വേറെ തിരിക്കാൻ വയ്യാത്ത രീതിയിൽ മോഹം തന്നെ ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള മോഹത്തെ ഏതൊരുവനാണോ ഈ വിവേക വിജ്ഞാനം കൊണ്ട് നശിപ്പിച്ചത്, തേ ഗച്ഛന്തി യമം വിദ്ധാഹ, ഇത്തരത്തിലുള്ളവർ പുനരാവർത്തിയും ആ പുനർദേഹ സംബന്ധം, പിന്നീട് അവർക്ക് ഈ ദേഹസംബന്ധം ഉണ്ടാകുന്നില്ല. വീണ്ടും ഗർഭവാസം, ജന്മം, ജീവിതം, ഇത്തരം കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് സംഭവിക്കുന്നില്ല. ഈ ജന്മത്തോടുകൂടി തന്നെ അവസാനിക്കുന്നു. ആ പുനരാവർത്തിയും പുനരാവർത്തി, അത് പറയുന്ന എന്താണ്, അപുനർദേഹ സംബന്ധം, വീണ്ടും ദേഹസംബന്ധം ഉണ്ടാകുന്നില്ല. എന്താണ് അവരുടെ അടയാളം? ജ്ഞാന നിർദ്ധൂത കൽമഷാഹ, യഥോക്തേന ജ്ഞാനേന, ഇവിടെ പറഞ്ഞതായ ആ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് നിർദ്ധൂതോ നാശിതമായി, നശിച്ചു കഴിഞ്ഞു കൽമഷഹ പാപാദി സംസാര കാരണ ദോഷം. ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന ദോഷങ്ങൾ, പാപവും പുണ്യവും മറ്റും. യേശാം തേ ജ്ഞാന നിർദ്ധൂത കൽമഷഹ, ജ്ഞാനം കൊണ്ട് നിശേഷം നിർദ്ധൂതമായത്, നശിച്ചത്. ജ്ഞാനം കൊണ്ട് കൽമഷങ്ങൾ നിർദ്ധൂതമായിരിക്കുന്നു. ആ നിർദ്ധൂതമായ അവസ്ഥ തന്നെയാണ് നമ്മൾ അവധൂതൻ എന്ന് പറയുന്നത്. അവധൂതൻ, നിർദ്ധൂതൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അർത്ഥമാണ്. അവധൂതൻ എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്ന എന്താണ്, ഇങ്ങനെ റോഡിലേക്ക് വസ്ത്രമൊന്നും ധരിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിന് സമനില തെറ്റിയ ആൾക്കാരാണ് അവധൂതന്മാരെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അവിടെ പുറകെ പോകുന്നവരുമുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെയോ വസ്ത്രം ധരിക്കാതെയോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഉടൻ അവരെ പോയി പൂജിക്കും. എന്താണ്, അവർ അവധൂതനാണ്, ഇങ്ങനെ ഇരിക്കണ അവധൂതൻ ആണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല. അവധൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നു, ജ്ഞാന നിർദ്ധൂത കൽമഷാഹ. ആരുടെ കൽമഷമാണോ, പാപങ്ങളാണോ ജ്ഞാനം കൊണ്ട് നിർദ്ധൂതമായിരിക്കുന്നത്, ജ്ഞാനം കൊണ്ട് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. നിർദ്ധൂതം എന്ന് വെച്ചാൽ നിശേഷം നശിക്കുക. അവധൂതം എന്ന് പറഞ്ഞാൽ അത് തന്നെ പൂർണ്ണമായും നശിക്കുക. അവനാണ് യഥേഹ ഇതികൾ എന്നർത്ഥം. അല്ലാതെ ഒരിക്കൽ അങ്ങനെയാണ് ധരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് സാധുക്കൾ അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല കാര്യമാണ്. പാവങ്ങളില്ലെങ്കിൽ അവരാരും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോ ഇങ്ങനെ കുറെ പേര് പോയി അടുത്തുകൂടി അവരെ അങ്ങനെ കുറെ അങ്ങനെ കുറെ ഭാഗ്യവാന്മാർ, എന്തെങ്കിലും ഭാഗ്യം അവരിൽ ശേഷിച്ചിരുന്നുണ്ട്, പുണ്യങ്ങളുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവസാനം അവരെ ഇങ്ങനെ കുറച്ച് പേരെ അടുത്തുകൂടി ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്യും. അതൊന്നും ഒരിക്കലും ഇതിന്റെ അടയാളമല്ല. ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യണം, അവന്റെ കൽമഷങ്ങൾ ധൂതമാകണം. അങ്ങനെ അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വസ്ത്രം ധരിക്കാതിരിക്കണമെന്നോ റോഡിൽ കിടക്കണമെന്നോ ഒന്നും അർത്ഥമില്ല. അതൊന്നും അതിന്റെ അടയാളങ്ങളല്ല. ഇതാണ് മനുഷ്യനെ അടയാളമായിട്ടെടുക്കുന്നത്, ബാഹ്യമായി കാണുന്ന ഇത്തരം പ്രവൃത്തികൾ. അതെല്ലാം 99% മാനസിക വിഭ്രാന്തികൾ ഉള്ള ജീവന്മാരായിരിക്കും. പക്ഷെ അവരെ പോയി പൂജിക്കുന്നു, ആരാധിക്കുന്നു ഒക്കെ നല്ലതാണ്. കാരണം അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, അത് അതുകൊണ്ട് പുണ്യം കിട്ടും. അത് ചെയ്യുന്നവർക്ക് അത് പഴവേനല്ല. പക്ഷെ ഇവിടെ പറയുന്ന അവധൂതം എന്ന് പറയുന്നത് ഇതാണ്, ജ്ഞാന നിർദ്ധൂത കൽമഷം. അങ്ങനെ ജ്ഞാനം കൊണ്ട് അവന്റെ പാപങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവന് വസ്ത്രം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തെരുവിൽ കിടക്കുകയോ ചെയ്യും. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ സംഭവിക്കൊന്നുമില്ല. അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും തത്വജ്ഞാനി അങ്ങനെ തെരുവിൽ വന്നേക്കാം, അത് വേറെ കാര്യം. പക്ഷെ തെരുവിൽ കിടക്കുന്നവരെല്ലാം തത്വജ്ഞാനികളല്ല. തത്വജ്ഞാനിക്ക് തെരുവിലും വരാം, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അതാണ് ഇതിന്റെ അടയാളമെന്ന് ധരിച്ച് അവരെ അങ്ങനെ കരുതുന്നത് ശരിയല്ല. അവധൂതം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, പാപങ്ങൾ നിശ്ചിച്ചവൻ. ഇന്നേ ശബ്ദത്തിനർത്ഥമുണ്ട്. അലഞ്ഞു തിരിയുന്നവൻ എന്നാ ശബ്ദത്തിന്, ആ ശബ്ദത്തിന് പോലും അർത്ഥമല്ല, എന്നാലും അങ്ങനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നതോ വീട്ടിൽ താമസിക്കുന്നതോ ഭക്ഷണം മാന്യമായി കഴിക്കുന്നതോ ഒന്നും ഈ അവധൂതന് ബാധിക്കുന്ന കാര്യങ്ങളല്ല, അതൊന്നും തത്വജ്ഞാനത്തിനെതിരുമല്ല. അങ്ങനെ കരുതാൻ പാടില്ല. ജ്ഞാന നിർഭൂത കൽമഷാഹ, ജ്ഞാനം കൊണ്ട് കൽമഷങ്ങളെല്ലാം നിശേഷം പൊടുങ്ങിയവരായ ആൾക്കാർ, തദ്ബുദ്ധയ ആത്മബോധമുള്ളവർ, തദാത്മന ആത്മസ്വരൂപികൾ, തന്നിഷ്ഠാഹ ആത്മനിഷ്ഠന്മാർ, തത്പരായണ ആത്മപരായണന്മാർ, അപുനരാവൃത്തിം ഗച്ഛന്തി, അപുനരാവൃത്തി മോക്ഷം, മോക്ഷത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു. തന്ബുദ്ധയസ്തദാത്മാനാഃ തന്നിഷ്ഠാ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാനനിർദ്ധൂത കൽമഷാഃ. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനീ ശുനിചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. അങ്ങനെയുള്ള തത്വജ്ഞാനികളുടെ സമദർശിത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഗീതയിലെ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ്, ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു ശ്ലോകമാണത്. ഈശാജ്ഞാനേന, ഈ പറഞ്ഞ ആ ജ്ഞാനം കൊണ്ട് ആരുടെയാണോ നാശിതം ആത്മനോ അജ്ഞാനം, ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞത് തേ പണ്ഡിതാഹ, അവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതാ സമദർശിനഹ, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശോചന്തി പണ്ഡിതാഹ, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഗീതയിൽ പണ്ഡിത ശബ്ദം ഉപയോഗിച്ചിരിക്കുന്ന എന്നാ പാണ്ഡിത്യം വിദുർബുദ്ധാഹ, എല്ലായിടത്തും പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ കേവലമായ ശാസ്ത്രജ്ഞാനമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല. കഥം തത്വം പശ്യന്തി, ആ പണ്ഡിതന്മാർ എങ്ങനെ ഈ തത്വത്തെ കാണിക്കുന്നു, പറയുന്നു. ഇത്തിച്ചതേ വിദ്യാ വിനയ സമ്പന്നേ വിദ്യാജ വിനയിച്ച വിദ്യാ വിനയു, വിദ്യാവിനയ സമ്പന്നനായിരിക്കുന്നവൻ, വിദ്യയും ആ വിദ്യയുടെ പേരിൽ അഹങ്കാരമില്ലാതെ അങ്ങേറ്റത്തെ വിനയുമുള്ളവൻ, വിനയ ഉപശമഹ പറയുന്നു. ഇവിടെ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വിനയത്തിന്റെ ബാഹ്യമായ പ്രകടനങ്ങളല്ല, അതുകൊണ്ട് പ്രത്യേകം ഭാഷകാരൻ പറയുന്നു ഉപശമഹ. ആ വിനയം എന്ന് പറയുന്നത് ആത്യന്തികമായി മനസ്സിന്റെ ഉപശമമാണ്, അല്ലാതെ നമ്മൾ ധരിക്കുന്ന തരത്തിൽ ദണ്ഡനമസ്കാരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു, അതല്ല. വിനയം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉപശമമാണ്. മനസ്സിന്റെ വിക്ഷേപങ്ങൾ കുറയുക, ആ വിക്ഷേപങ്ങളില്ലാതെയായി മനസ്സ് ശാന്തമായിരിക്കുക, അതാണ് വിനയം. അവന് പ്രത്യേകിച്ച് ബാഹ്യമായി വിനയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഭക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്തി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രകടനമായിരിക്കും, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള, ഞാനും ഒരു ഭക്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയായി. അങ്ങനെ കാണിക്കുന്ന കൃത്രിമമായ വിനയത്തെ അല്ല ഇവിടെ പറയുന്നു, സ്വാഭാവികമായി വരുന്ന മനസ്സിന്റെ ഉപശമമാണ്. അങ്ങനെ ഉപശമം വരുന്നിടത്ത് എന്താണ്, പ്രകടനങ്ങളിലൂടെ വിനയത്തെ പ്രകടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് വിചാരിച്ച് ആചാരങ്ങൾ നിഷേധിക്കുകയല്ല. ഗുരുവിന്റെ സന്നിധിയിലും മറ്റും ചെയ്യേണ്ട ആചാരങ്ങളും മറ്റും അതിനെ നിഷേധിക്കുന്നതല്ല പറയുന്നത്, അതിൽ വരുന്ന കൃത്രിമത്വത്തെ നിഷേധിക്കുകയാണ്. സദാചാരങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കണം, ഗുരുവിന്റെ സന്നിധിയിൽ ഗുരുവിനോട് കാണിക്കേണ്ട ആചാര ഉപചാരങ്ങൾ അതെല്ലാം കാണിക്കണം, അത് വേറെ കാര്യം. ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് ആ തത്വജ്ഞാനം കൊണ്ട് വിദ്യ കൊണ്ട് ഗുരുവിന് സഹജമായി വന്നു ചേരുന്ന വിനയം, അത് ഉപശമമാണ്, മനസ്സിന്റെ ഉപശമമാണ്. താഭ്യാം വിദ്യാവിനയാഭ്യാസ സമ്പന്ന, ആ വിദ്യാവിനയസമ്പന്നനായിരിക്കുന്നവൻ. വിദ്യാവിനയസമ്പന്ന എന്ന് വെച്ചാൽ അത് വേണ്ടത്ര ഉള്ളവൻ. വിദ്വാൻ വിനീതസ്യയോ ബ്രാഹ്മണ, വിദ്വാനും വിനീതനുമായിരിക്കുന്ന അവൻ തന്നെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന അതാണ്, അല്ലാതെ പൂണുതിനോട്ടും കൊണ്ട് ഹോട്ടലിൽ പണിയെടുക്കുന്നവനല്ല ബ്രാഹ്മണൻ എന്ന് പറയും. അവനല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. തസ്മിൻ ബ്രാഹ്മണേ, അങ്ങനെയുള്ളവൻ. ഈ ബ്രാഹ്മണത്വത്തിന്റെ അടയാളമല്ല ഒരിക്കലും ഈ നൂലെന്ന് പറയുന്നു, ത്രെഡ്. അതൊരിക്കലും ബ്രാഹ്മണത്വത്തിന്റെ അടയാളമല്ല. അത് പഴയ കാലത്ത് ഇവരെ മനുഷ്യരെങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചിലരുടെ തലയിൽ അടയാളം വെച്ചു കൊടുക്കും, ചിലരുടെ മുതുകത്തടയാളം വെച്ച്, ചിലരുടെ ശരീരത്തിൽ ഒരു അടയാളങ്ങൾ വെച്ചു കൊടുത്താണ് ഇന്നാരിന്നാരിന്നാരെങ്ങനെ തിരിച്ചറിയാം. അതും ബ്രാഹ്മണത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബ്രാഹ്മണന്റെ അടയാളം എന്ന് പറയുന്നത് ഇതാണ്, വിദ്യയും വിനയവും. നൂലല്ല. പിന്നെ നൂലിന് വേറെ ചില ഉപയോഗങ്ങളുണ്ട്, താക്കോൽ കെട്ടിയിടാനും മറ്റുമൊക്കെ ഉള്ള ചില ആവശ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു നൂലൊട്ടെന്നേ ഉള്ളൂ. അതും ബ്രാഹ്മണത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന്റെ പേരിലാരെയും അങ്ങനെ ആരെല്ലാണോ വിദ്യയും വിനയും ഉള്ളവൻ, അവന് നൂലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രാഹ്മണേ, അതുപോലെ തന്നെ പറയുന്നു ഗവി. മറ്റൊന്ന് ഗോ എന്ന് പറയുന്നത് എന്താണ്? ഗോവിനെ മാതാവായിട്ടാണ് കാണുന്നത്. അത് ഒരു പരിശുദ്ധമായ വസ്തുവായിട്ടാണ് അതിനെ കുറിച്ചുള്ള സങ്കല്പം. അങ്ങനെയുള്ള പശു. ഹസ്തിനി, അതും അത് അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹം ഓരോരോ സ്ഥാനത്ത് ഓരോന്നിനെ കൽപ്പിച്ചിരുന്നു. ബ്രാഹ്മണനൊരു സ്ഥാനം കൽപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ പശുവിനൊരു സ്ഥാനം കൽപ്പിച്ചിരുന്നു. അത് എന്താണ്? ഹസ്തി. അത് രാജസംബന്ധിയായിട്ടുള്ളതാണ്, പ്രൗഢി, രാജകീയതയൊക്കെ കാണിക്കുന്ന ഒന്നാണ്. അതിനും ഒരു വിലയുണ്ടായിരുന്നു. ശനി നായ്, ഒരു നികൃഷ്ടജീവിയാണ് കണ്ടിരുന്നു. എന്തുകൊണ്ടാണത്? അപക്ഷി ഭക്ഷിക്കുന്നു, ഭക്ഷിക്കാൻ പാടില്ലാത്തതിനേക്കാൾ അത് ഭക്ഷിക്കും. അതുകൊണ്ടാണ് നായ നികൃഷ്ടമായി കണക്കാക്കിയിരുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വളർത്തുന്ന നായയെക്കുറിച്ചല്ല പറയുന്നു, പണ്ടത്തെ നായാണ്. അമേദ്യം മറ്റും ഭക്ഷിക്കുന്ന നായ്, അല്ലെങ്കിൽ പട്ടിയെ മോശമായി പറഞ്ഞെന്ന് പറഞ്ഞാൽ പട്ടി പ്രേമികളെല്ലാം ഒടുവിൽ നമ്മുടെ നേരെ യുദ്ധത്തിന് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള നായയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പഴയ കാലത്ത് ഇവിടെ നായ ഉണ്ടായിരുന്നു, അമേദ്യവും മറ്റും ഭക്ഷിച്ചിരുന്ന നായാണ് എന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, എനിക്ക് അത് പ്രശ്നമുണ്ടാക്കും. അങ്ങനെയുള്ള നായൽ സ്വഭാഗേജ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു സ്വഭാഗം എന്ന് പറഞ്ഞാൽ ശൗചാചാരങ്ങളൊന്നുമില്ലാതെ ഭക്ഷ്യാഭക്ഷ്യ വിചാരം കൂടാതെ ഇന്നത് ഭക്ഷിക്കണം, ഇന്നത് ഭക്ഷിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല. അമേദ്യം ഭക്ഷിക്കുന്ന നായ പച്ചയ്ക്കും കറിവെച്ചും കഴിക്കുന്നവനവനാണ് ശുഭാകൻ എന്ന് പറയുന്നു, ചണ്ടാളൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരെയാണ്. അപ്പോ പഴയ കാലത്ത് ഇങ്ങനെ ചണ്ടാളൻ എന്നൊക്കെ പറഞ്ഞ് അവരെ ഈ കൂട്ടത്തിൽ ചേർക്കാതിരുന്നതിന് കാരണം ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശൗചം പാലിച്ചിരുന്നില്ല, ആചാരങ്ങൾ പാലിച്ചിരുന്നില്ല, ഇങ്ങനെയുള്ള നികൃഷ്ടമായ ഭക്ഷണം പാലിച്ചിരുന്നു. അപ്പോൾ അവരെ ഒരിക്കലും സമൂഹത്തിൽ ഇന്നും അങ്ങനെയാണ്, അത്തരം ആചാരങ്ങളിൽ കഴിയുന്നവരെ, അത്തരം ശുദ്ധമായ ആചാരങ്ങളിൽ കഴിയുന്നവർക്ക് അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനൊരു മാനസികമായ ഒരു വൈഷമ്യം തോന്നും. അതായത് നമ്മൾ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകും, ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും. പുറമേയെങ്കിലും അകത്ത് വൃത്തി നമുക്കറിയാനൊക്കത്തില്ല, ബാഹ്യമായെങ്കിലും ഒരു ശുചിത്വം ഇല്ലാത്തടത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ആ ശുചിത്വം ഒരു മുഖ്യമായ വിഷയമാണ്, ശൗചാചാരം. അപ്പോൾ ശൗചാചാരങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ശുഭാകൻ ചണ്ടാളൻ എന്ന് പറഞ്ഞ് പ്രത്യേകം മനസ്സിരിക്കുന്നത്. അങ്ങനെയുള്ളവരിലെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു. ഇവിടെയുള്ള ശുചിത്വവും വിദ്യയും വിനയവും ഉള്ള ബ്രാഹ്മണനും ഇതൊന്നുമില്ലാത്ത ചണ്ടാളനും സമൂഹത്തിന്റെ രണ്ട് തലത്തിലാണ്. ഇവിടെയെല്ലാം എന്താണ്? പണ്ഡിതാഹ, പണ്ഡിതൻ സമദർശിയായിരുന്നു, അവൻ സമദർശിയായിരുന്നു. ഇവിടെയാണ് ഈ സമദർശിത്വം എന്ന് പറയുന്നിടത്താണ് പലതരത്തിലുള്ള വ്യാഖ്യാനം വരുന്നത്. എന്താണ് ഈ സമദർശിത്വം എന്ന് പറയുന്നത്? ആ സമദർശിത്വത്തെക്കുറിച്ച് ഇവിടെ ഇപ്പം ഭാഷ്യകാരൻ പറയും, സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ഇതിലെല്ലാത്തിനും സമദർശി എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ ദർശിക്കുന്നു, പരമാത്മാവിനെ ദർശിക്കുന്നു. നല്ല വ്യാഖ്യാനമാണ്. കാരണം ഇതെല്ലാം രൂപം കൊണ്ട് ശരീരം കൊണ്ട് ഭാവങ്ങൾ കൊണ്ട് വേറെ വേറെയാണ്, ഉത്തമമായും അധമമായും ഇരിക്കുന്നു. ഇപ്പോൾ വളരെ ശുചിത്വത്തോടുകൂടിയിരിക്കുന്ന ഈ പറയുന്ന ബ്രാഹ്മണനും യാതൊരു ശുചിത്വമില്ലാതിരിക്കുന്ന ചണ്ഡാളനും വ്യാവഹാരികമായി നോക്കുമ്പോൾ തന്നെ രണ്ട് തരത്തിലാണ്. ഇപ്പോൾ ശുചിത്വമുള്ള ഒരാളിന് ശുചിത്വമില്ലാത്ത ഒരാളിനോട് ഇടപെടാനും അവരുമായി സഹകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. ആ സമയം ശുചിത്വമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കൂട്ടത്തിൽ ചേരുന്നതിന് പ്രയാസം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരെയും പ്രത്യേകം എടുത്ത് കാണിച്ചു. ഒന്ന്, എല്ലാ സദ്ഗുണ സമ്പന്നനായ ഒരു വ്യക്തി അവൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. എല്ലാ ദുർഗുണങ്ങളും ഹിംസ തുടങ്ങിയ എല്ലാ പ്രവൃത്തികളും ചേർന്നിരിക്കുന്ന ഒരു തന്നെ ചണ്ടാളനെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം ഉള്ള സമദർശിത്വം എന്ന് പറയുന്നത് എന്താണോ, ഇവിടെ ഭാഷകാരം ഇവിടെ പറയുന്നത് എന്താണോ, ബ്രഹ്മദൃഷ്ടം ശീലം യേശാം, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക, എല്ലാത്തിലും പരമാത്മാവിനെ ദർശിക്കുക, രണ്ടുപേർ പരമാത്മാവ് തന്നെ എന്ന് കരുതുക. ആ വ്യാഖ്യാനത്തിൽ, അതുവരെയുള്ള വ്യാഖ്യാനത്തിൽ ദോഷമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ ചില വ്യാഖ്യാനങ്ങൾ വരുന്നിടത്താണ് കുഴപ്പം. പണ്ഡിത സമദർശിന വിദ്യാവിനയ സമ്പന്നേ പറയുന്നു, ഉത്തമ സംസ്കാരവതി ബ്രാഹ്മണേ, ഉത്തമ സംസ്കാരത്തോടുകൂടിയായിരിക്കുന്ന ആ ബ്രാഹ്മണൻ, അവനെന്താണ്, സാത്വികനാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന്റെ അടയാളം തന്നെ പറയുന്നു എന്താണ്, സാത്വികനാണ്, അല്ല പുറമെയുള്ള അടയാളങ്ങളൊന്നുമല്ല. മധ്യമായാം ച രാജസ്യാം ഗവി, ഇനി കുറച്ചുകൂടി മധ്യമ സംസ്കാരം പറയാൻ എന്താണ്, പശു എന്ന് പറയുന്നു. അതും മനുഷ്യനതിനെ ഒരുപാട് ആശ്രയിക്കുന്നു, അതിന് നല്ല ഗുണങ്ങളുണ്ട്, പാല് തരുന്നു, അതുകൊണ്ട് തന്നെ രാജസ ഗുണത്തിൽപ്പെടുത്തിയിരിക്കുന്നു, രാജസ്യാം ഗവി. സംസ്കാരഹീനായാം അത്യന്തമേവ കേവല താമസേ ഹസ്ത്യാദോ, ഇനി താമസ കോടിപ്പെടുത്തിയിരിക്കുന്നതാണ്, ഹസ്തി ശുനി സ്വഭാഗൻ. അതിൽ പിന്നെ അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. സംസ്കാരഹീനായാം അത്യന്തമേവ കേവല താമസേ ഹസ്ത്യാദോ, പശുവിന് അല്പം കൂടെ ഉയരുന്ന സ്ഥാനം കൊടുത്ത് എന്തുകൊണ്ട്, അതിന് വിദ്യയില്ല ഇവിടെ പറയുന്നതായ, അതൊന്നുമില്ല. എന്നാലും അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, ഒന്നുമില്ലെങ്കിലും മനുഷ്യന് ഉപയോഗമുള്ളതാണ്, അതുകൊണ്ട് തന്നെ രാജസ്യം എന്ന് പറഞ്ഞു. പിന്നെ അത്രയും മേന്മകളില്ലാത്ത ആന, അത് പാല് തരുന്നില്ല, അതുകൊണ്ടത് അതിനെ താമസമാക്കി. ഹസ്ത്യാദൂജ സത്വാദി ഗുണേഹി തജ്ജൈഹ സംസ്കാരേഹി തഥാ രാജസേഹി തഥാ താമസേഹി സംസ്കാരേഹി. ഇവിടെ ഭാഷകാരം പറയുമ്പം ബ്രാഹ്മണനെന്നും മറ്റുമൊക്കെ പറയുന്നിടത്തെല്ലാം ആ ഗുണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബ്രാഹ്മണൻ സാത്വികൻ, അപ്പൊ സാത്വിക ഗുണമുള്ളവനെ ആകുന്നുള്ളൂ ബ്രാഹ്മണൻ. അതുപോലെ തന്നെ ബാക്കിയുള്ളത് സത്വാദി ഗുണേഹി തജ്ജയിച്ച സംസ്കാരഹി തഥാ രാജസഹി തഥാ താമസഹി, രാജസ താമസ ഗുണങ്ങളുള്ളവർ സംസ്കാരേഹി, അങ്ങനെ പല ഗുണങ്ങളോടുകൂടിയിരിക്കുന്നു. അപ്പൊ ചണ്ഡാളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണത്തിനനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാലും ഗുണത്തിനനുസരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സാത്വിക ഗുണത്തിനനുസരിച്ച്. മറ്റ് മൃഗങ്ങൾ അതിൽ തന്നെയുണ്ട്, സാത്വികമായ ഗുണമുള്ളതും രാജസഗുണമുള്ളതും താമസഗുണമുള്ളതും എല്ലാം ഉണ്ട്. അപ്പൊ സത്വത്തിനോട് ചേർന്ന് രജസോട് നിൽക്കുന്നതാണ് ഗോ, അതിൽ നിന്ന് താഴോട്ട് താഴോട്ട് വരുന്നതാണ് ഹസ്തിയും ശോകമല്ല. അതിൽ ഏറ്റവും താമസമായി നിൽക്കുന്നതാണ് ഈ ശുഭാഗനും ശോകമല്ല. സംസ്കാരേഹി അത്യന്തമേവ അസ്പൃഷ്ടം സമം, അങ്ങനെ ഒരിക്കലും സ്പർശിക്കാൻ കഴിയാത്തതായിരിക്കുന്ന അതിനോടൊന്നും ഒരിക്കലും സ്പർശിക്കാതിരിക്കുന്നു, അതായത് ആ സംസ്കാരങ്ങളോട് ഒരിക്കലും സ്പർശിക്കാതിരിക്കുന്നു. ബാഹ്യമായ അസ്പൃശ്യത്തെ കുറിച്ചുള്ള പറയുന്നത് എന്താണ്, സമം ഏകം അവിക്രിയം ബ്രഹ്മ, ഇതിനോടൊന്നും സ്പർശിക്കാതിരിക്കുന്നു ആര്, ആ ബ്രഹ്മം. അത്യന്തമേവ അസ്പൃഷ്ടം, ഇതിനോടൊന്നും യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്നു. എന്ത് ഏതിനോട്, സംസ്കാരേ അസ്പൃഷ്ടം, സംസ്കാരങ്ങളോട്. എങ്ങനെയുള്ള സംസ്കാരങ്ങൾ, സാത്വിക രാജസ താമസ സംസ്കാരങ്ങളോട്. ഇതെല്ലാം എന്താണ്, സാത്വിക രാജസ താമസ സംസ്കാരങ്ങളോട് കൂടിയതാണ് ഇതെല്ലാം. അതിനോട് സ്പർശിക്കാതിരിക്കുന്നു, എന്ത് സ്പർശിക്കാതിരിക്കുന്നു, സമം ഏകം അവിക്രിയം ബ്രഹ്മ, ഏകമായിരിക്കുന്ന അവിക്രയമായിരിക്കുന്ന ആ ബ്രഹ്മം ഇതിനോടൊന്നും യാതൊരു സ്പർശമില്ലാതിരിക്കുന്നു. അങ്ങനെയുള്ള ബ്രഹ്മത്തെ ദ്രഷ്ടം ശീലം യേശാന്തി പണ്ഡിതാ സമദർശിന. അപ്പോ ഈശ്വനിയെയും സ്വപാകനെയും ബ്രാഹ്മണനെയും ഹസ്തിയെയും എല്ലാം കാണുമ്പോൾ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു, ഇതെല്ലാം പല ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതാണെങ്കിലും ഇതിനോടൊന്നും യാതൊരു ബന്ധമില്ലാതിരിക്കുന്ന പരമാത്മസ്വരൂപത്തെ ഇതിലെല്ലാത്തിനും കാണുന്നവൻ ബ്രഹ്മദൃഷ്ടം ശീലം യേശാം, അതിനെ കാണുന്നത് ആർക്കാണ്? ശീലമായിരിക്കുന്നത്തെ പണ്ഡിതാഹ, അവരാണ് പണ്ഡിതന്മാർ, അവരാണ് സമദർശികൾ. ഇതാണ് ഗീതയിൽ പറയുന്ന സമദർശിത്വം. ഇതെല്ലാത്തിനും ഈശ്വരനെ തന്നെ കാണുക എന്നുള്ളത്, അതാണ് സമദർശിത്വം. അവരെ സമദർശികൾ എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്ന അസ്പൃഷ്ടത എന്ന് പറയുന്നത്. അസ്പൃശ്യത എന്ന് വെച്ചാൽ ബ്രഹ്മത്തിനോടൊന്നും ബന്ധമില്ല. ബ്രഹ്മം ഇതിൽ നിന്നെല്ലാം, ഈ ഗുണങ്ങളിൽ നിന്നെല്ലാം സദാ മുക്തനായിരിക്കുന്നു. ഇത് തന്നെയാണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം. ഗുണഭേദം കൊണ്ട് ഈ പ്രപഞ്ച വസ്തുക്കൾ പല രീതിയിലിരുന്നാലും അതൊന്നും ഈശ്വരതത്വത്തെ ബാധിക്കുന്നില്ല. ഈശ്വരൻ ഈ രൂപത്തിൽ എല്ലാമായിരിക്കുന്ന ആ ഈശ്വരൻ തന്നെ, പക്ഷേ ആ ഈശ്വരൻ ഇതിൽ നിന്നെല്ലാം സദാ മുക്തനായിരിക്കുന്നു. ആ മുക്തമായിരിക്കുന്ന തത്വത്തെ സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുക, അതാണ് സമദർശിത്വം. ഈ സമദർശിത്വം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതെല്ലാം വിഷമമായിരിക്കുന്നതാണ്, വിരുദ്ധങ്ങളായിരിക്കുന്നതാണ്. ബ്രാഹ്മണന്മേര് സ്വഭാവന്മേര് ഇതിൽ ബാഹ്യമായൊരു വൈഷമ്യമുണ്ട്. അങ്ങനെ ഒരു വൈഷമ്യം ഉള്ളിടത്ത് സമത്തെ കാണുന്നു, ബ്രഹ്മത്തെ കാണുന്നു. അപ്പൊ ബാഹ്യമായ ഇത്തരം ഭേദങ്ങൾ നിലനിൽക്കെ അതിൽ തത്വത്തെ കാണുന്നു, അതാണ് സമദർശിത്വം എന്ന് പറയുന്നത്. ഇതതിന്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. ഇനി ഇതിനെ തന്നെ ഇതിൽ മറ്റു ചില വ്യാഖ്യാനങ്ങളും വരും. വിദ്യ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ.